പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സൂത്രസംഗ്രഹ ഭാഷ്യം അധ്യായം 12 അധികരണം 7 സൂത്രം 24 വൈശ്വാനരാധികരണം. വൈശ്വാനര സാധാരണ ശബ്ദവിശേഷാത് ഇതും ചാന്തോക്യമാണ്. ചാന്തോക്യത്തിൽ നിന്നാണ് ഈ വിഷയവാക്യം. കോനാത്മാ കിം ബ്രഹ്മ ഇതി, ചാന്തോക്യത്തിൽ പറയുന്നു, പ്രാചീനശാല സത്യയജ്ഞൻ ഇന്ദ്രദ്യുമ്നൻ ജനൻ ബുഡിലൻ, ഇങ്ങനെ അഞ്ചു പേര്. ഈ അഞ്ചു പേരെ കുറിച്ചും അവിടെ പറയുന്നു, മഹാശാലാഹ മഹാശ്രോത്രിയാഹ. ഭാഷകാരം മേഖാനിക്ക് ഇവരെല്ലാം വലിയ ധനവാന്മാരായിരുന്നു, എല്ലാവരും ശ്രോത്രിയന്മാരായിരുന്നു. അവർക്കെല്ലാം സ്വന്തമായി തന്നെ ഗുരുകുലങ്ങളുണ്ടായിരുന്നു. അവർ വേദ അധ്യയന അധ്യാപനത്തിൽ കഴിഞ്ഞിരുന്നവരാണ്. ആരും തന്നെ മോശക്കാരല്ല, എല്ലാവരും വൈദികന്മാര്. അങ്ങനെയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് മിളിത്വാം മീമാംസാം ചക്രുഹു അവർ വിചാരം ചെയ്തു, കോന ആത്മാ കിം ബ്രഹ്മ, എന്താണ് ഈ നമ്മുടെ ആത്മാവ്, ഇതെന്താണ് ബ്രഹ്മം എന്താണ്. അങ്ങനെ അവർ വിചാരം ചെയ്തു. വിചാരം ചെയ്തിട്ട് അവർക്ക് വ്യക്തമായി പിടികിട്ടിയില്ല. വേദം അധ്യയനം ചെയ്ത് ശ്രോത്രിയൻ എന്ന് പറഞ്ഞിട്ട്, ഒരു സാധാരണ ശ്രോത്രിയന്മാരല്ല, മഹാശ്രോത്രിയന്മാരെന്ന് പറയുന്നു. അത്രമാത്രം അവർക്ക് വേദ ജ്ഞാനമുണ്ട്. ഉണ്ടായിട്ടും അവർക്ക് ആത്മാവ് എന്താണ് ബ്രഹ്മം എന്താണെന്ന് പിടികിട്ടിയില്ല. വേദാധ്യയനം കൊണ്ടോ ശ്രോത്രിയനായതുകൊണ്ടോ ഇത് അറിയണമെന്നൊന്നുമില്ല. ഇവിടെ പറയുന്നത്, ഇത് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഗുരു ഉണ്ടായേ പറ്റൂ, അല്ലാതെ അറിയാൻ പറ്റത്തില്ല. ഗുരുവില്ലാതെ അത് ആരും ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. വേദാധ്യയനം ചെയ്ത് വേദാധ്യയനം കൊണ്ട് അല്ലെങ്കിൽ ശ്രോത്രിയന്മാരായതുകൊണ്ടാണ് ഇതറിയുന്നതെങ്കിൽ, വേദാധ്യയനം ചെയ്യുന്നവർക്കും ഗുരുവുണ്ട്, കാരണം ഗുരുമുഖത്ത് നിന്നാണല്ലോ വേദം കേൾക്കുന്നത്. പക്ഷെ അതുകൊണ്ടും കാര്യമില്ല. പിന്നെ അതല്ല, ഇവരെല്ലാവരും സ്വയം ഗുരുക്കന്മാരുമാണ്, അവരെ മഹാശ്രോത്രിയന്മാരെന്ന് പറഞ്ഞു. പക്ഷെ അവരെന്തിനാണ് ഗുരുക്കന്മാരായിരിക്കുന്നവർ? വേദാധ്യയനത്തിന് ഗുരുക്കന്മാരായിരിക്കുന്നവരാണ്. അപ്പോൾ തനിക്ക് ഒരു ഗുരു ഉണ്ടായിട്ടോ താൻ സ്വയം ഗുരുവായിട്ടോ ഇതിനറിയണമെന്നില്ല. ഇനി അങ്ങനെയുള്ള കുറച്ച് പേര് ശ്രോത്രിയന്മാരും കൂടി ഇതും ചർച്ച ചെയ്താലും ഇതറിയാൻ പറ്റത്തില്ല. പിന്നെ ഇതറിയണമെങ്കിൽ എന്ത് വേണം? ഇതിനെ അറിയുന്ന ഒരു ഗുരു തന്നെ വേണം. ഉണ്ടവർ ചിന്തിച്ച് ഇതിന് ആർക്കായിരിക്കും അറിയാൻ പറ്റുന്നത്? അപ്പോൾ അവർ അന്വേഷിച്ചപ്പോൾ ഒരാളെ കിട്ടി, അരുണന്റെ പുത്രനായ ആരുണി ഉദ്ദാലകൻ. ഉദ്ദാലകന് ഈ വൈശ്വാനരനെ കുറിച്ച് അറിയാം എന്നവർ കേട്ടിട്ടുണ്ട്. കാരണം ഉദ്ദാലകനും ഇതുപോലെ ഒരു ഗുരുവാണ്, ശ്രോത്രിയനാണ്. അങ്ങനെ അവര് പ്രാചീനശാലൻ സത്യജ്ഞൻ ഇന്ദ്രദ്യുമ്നൻ ജനൻ ബുഡിലൻ, അഞ്ചു പേര് കൂടി ചേർന്ന് ഉദ്ദാലകന്റെ അടുത്ത് എന്ന് ചോദിച്ചു. ഉദ്ദാലകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ ശരിയായില്ലെങ്കിലോ, എനിക്ക് ശരിയായ വൈശ്വാനരനെ ബോധിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത്ര ഒരു ആത്മവിശ്വാസം പോരാ. ദാനവനും വൈശ്വാനരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ തനിക്ക് തന്നെ കുറിച്ച് തന്നെ ഉറപ്പില്ല. അതാണ് തേ പഞ്ചാബി നിശ്ചയാർത്ഥം ബുദ്ധാലകം ആ ജഗ്മ. ഈ അഞ്ചു പേരും കൂടി അവർക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഉദ്ദാലകന്റെ അടുത്ത് ചെന്ന്. പക്ഷെ ഉദ്ദാലകനും ഉറപ്പില്ലാത്ത ആളാണ്, അതാണ് മനസ്സിലായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഉദ്ദാലകനും അത് വ്യക്തതയില്ല എന്നർത്ഥം. അപ്പോൾ ഇതിനെ വ്യക്തമായി ധരിച്ച ഒരാൾക്ക് മാത്രമേ ഇത് ഉപദേശിക്കാൻ പറ്റൂ. അങ്ങനെ വ്യക്തമായി ബോധിച്ച ഒരുവനിൽ നിന്ന് ഇത് ബോധിച്ചാലേ ആ ബോധിക്കുന്നവനും വ്യക്തത വരുത്തും. അതുകൊണ്ട് ഉദ്ദാലകൻ വേറൊരാളെ നിർദ്ദേശിച്ചു. അശ്വപതി, കൈകേയ രാജാവായ അശ്വപതിയുടെ അടുത്ത് പോവാം. ഉദ്ദാലകൻ പറഞ്ഞു, ഞാനും വരാം, എനിക്കും ഇതിൻ്റെ ഒരു പോരായ്മയുണ്ട്. ഇപ്പോൾ മഹാശ്രോത്രിയന്മാരും ഗുരുക്കന്മാരും എല്ലാം ആയിരുന്നിട്ടും ഇവർക്ക് ഈ വൈശ്വാനരനെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ട് ഈ ആറുപേരും കൂടി അശ്വപതിയുടെ അടുത്ത് പോയി. കൈകേയ രാജാവ് അവിടെ ചെന്നിട്ട് ചോദിക്കുകയാണ്, ആത്മാനം ഏവ ഇമം വൈശ്വാനരൻ സംപ്രത്തി അധ്യേഷി തമേവനോ ബ്രൂഹി. അവിടെ ചെന്നു കഴിഞ്ഞപ്പോ അശ്വപതി എന്ത് ചെയ്തു? അശ്വതി പറഞ്ഞു, ശരി, നിങ്ങളെല്ലാം വന്നത് കൊള്ളാം. അവരെ എല്ലാവരും മഹാശ്രോത്രിയന്മാരാണ്. മഹാശ്രോത്രിയന്മാരായ ബ്രാഹ്മണരാണ്, പുരോഹിതന്മാരാണ്, അവര് വേദമൊക്കെ അധ്യയനം ചെയ്തവരാണ്, അവർ പൂജ്യരാണ്, അവർ ഗുരുക്കന്മാരാണ്. അപ്പൊ തന്നെ കാണാൻ വന്നതുകൊണ്ട് അവർ മോശക്കാരാവത്തില്ല. അശ്വതി എന്ന് പറയുന്ന ക്ഷത്രിയനാണ്, രാജാവാണ്. ഇവര് ശ്രോത്രിയന്മാരാണ്. അപ്പൊ അവരെ യോഗ്യമായ രീതിയിൽ പൂജിച്ചു പറഞ്ഞു, നിങ്ങളിവിടെ താമസിക്കുക, ഇവിടെ ഒരു യജ്ഞം ഞാൻ തുടങ്ങാൻ പോവുകയാണ്. അതിന് ഞാൻ പക്ഷെ അർത്ഥിക്കുകളെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളും യോഗ്യന്മാരായ വൈദികന്മാരായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ദക്ഷിണ ഞാൻ നിങ്ങൾക്കും തരാം, നിങ്ങളിവിടെ താമസിച്ചോളൂന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാറുപേരും കൂടി പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ഇവിടെ ഇപ്പോൾ വന്ന് ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടല്ല, താമസിക്കാൻ വന്നതുമല്ല. എന്താണ്? ആത്മാനമേവ ഇമം വൈശ്വാനന സംപ്രത്തി അധ്യേഷി. അങ്ങേക്കറിയാം എന്താണ് ഈ വൈശ്വാനരൻ എന്നുള്ളത്. അത് ഞങ്ങൾ കേട്ടിരിക്കുന്നു. അങ്ങ് വൈശ്വാനരനെ മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്ന ആളാണ്. തമേവനോ ബ്രൂഹി, അത് തന്നെ ഞങ്ങൾക്കറിഞ്ഞാൽ മതി, ഞങ്ങൾക്ക് അത് ഉപദേശിച്ചാൽ മതി, അല്ലാതെ ദക്ഷിണയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അധ്യേഷി സ്മരസി തമേവനോ ബ്രൂഹീതി, നിങ്ങൾക്കതറിയാം, അങ്ങ് അതിനെ ശരിയായ രീതിയിൽ ധരിച്ചിരിക്കുന്നു, അതുകൊണ്ടത് അത് തന്നെ ഞങ്ങൾക്ക് ഉപദേശിക്കണം, വേറൊന്നും ദക്ഷിണയും പണമൊന്നും ആവശ്യമില്ലെന്ന്. അപ്പൊ ഇവിടെ ഒരു മഹാശ്രോത്രിയന്മാരായിരുന്നിട്ടും അവര് പരസ്പരം വിചാരം ചെയ്യുന്നതിന് കൽപ്പുള്ളവരായിരുന്നിട്ടും അവർക്ക് വേറൊരാളിനെ നമുക്കറിയാൻ വയ്യാത്ത ഒരു കാര്യം വേറൊരാളിനെ പോയി കണ്ട് ചോദിക്കുന്നതിന് യാതൊരു ലജ്ജയും തോന്നി. പക്ഷെ നമ്മളൊക്കെ ആണെങ്കിലോ, ഇന്നത്തെ കാലത്താണെങ്കിലോ അല്പം എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ പിന്നെ അവർക്ക് നമുക്കറിയാത്ത കാര്യം അറിയില്ല എന്ന് സ്വയം വെളിപ്പെടുത്തുന്നതിനോ അറിയാത്ത കാര്യം മറ്റൊരാളുടെ അടുത്ത് പോയി മനസ്സിലാക്കുന്നതിനോ ഉള്ള മനസ്സുണ്ടാകത്തില്ല. അവരുടെ അഹംഭാവം അതിന് തടസ്സം നിൽക്കും. പക്ഷെ ഇവർ ഗുരുക്കന്മാരായിരുന്നിട്ടും ഭക്ഷ്യക്കാരൻ പറയും, അങ്ങനെ ഒരു അഹംഭാവമില്ലാതെ തന്നെ മറ്റൊരാളെ കണ്ട അവരെക്കാൾ വലിയ ഒരാളെ കണ്ട് ചോദിക്കാൻ അവർ തയ്യാറായി. അദ്ദേഹമാണെങ്കിലോ ഉദ്ദാലകൻ, എത്രയോ പേരുടെ ഗുരുവാണ്, പക്ഷെ ഇവരും അറിയില്ല. അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള കാര്യം വന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഇവരോട് പറഞ്ഞ് ഇവരെ വായടച്ചുവിടാ എന്ന് കരുതി എന്തെങ്കിലും ഉപദേശിക്കാനും തയ്യാറായി. തന്റെ ഗുരുത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി തന്റെ അറിവില്ലായ്മയെ ഗോപനം ചെയ്തിട്ട് എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ ചോദിക്കാൻ വന്നവരെ വഴക്ക് പറഞ്ഞ് ഓടിക്കുക. ഇന്നത്തെ രീതി അതൊക്കെയാണ്. അങ്ങനെയൊന്നും അവർ ചെയ്തില്ല. അതും അന്നത്തെ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യുന്നു, ജാതിയിൽ താഴ്ന്ന ക്ഷത്രിയനായ കൈകേയന്റെ അടുത്ത്, രാജാവിന്റെ അടുത്ത് പോയി ഉപദേശം സ്വീകരിക്കാൻ വേണ്ടി പോയി. പിൽക്കാലത്ത് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി. എങ്ങനെയാണ്? ഒരു കാരണവശാലും ബ്രാഹ്മണനിൽ നിന്ന് താഴ്ന്നവന്റെ അടുത്ത് നിന്ന് ഉപദേശം സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ പിൽക്കാലത്തെ നിയമം ഉണ്ടായി. വൈദിക കാലഘട്ടത്തിൽ അങ്ങനെ നിയമമൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കാണോ അറിവുള്ളത്, ആ അറിവുള്ള ആളുടെ അടുത്ത് പോയി അത് സ്വീകരിക്കാം. തന്റെ അറിവില്ലായ്മയെ പ്രകടമാക്കിയാലേ പിന്നെ അറിവ് അവിടെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ഈ അസംബന്ധങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നതാണ്, അതൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഇവർ ആറ് ഗുരുക്കന്മാരും കൂടി രാജാവിന്റെ അടുത്ത്. രാജാവും ചെന്നു ഉടനെ അങ്ങ് ഉപദേശിക്കുകയല്ല, അവർ ഓരോരുത്തരായിട്ടും പരീക്ഷിക്കും, അവരുടെ അറിവിനെ പരീക്ഷിക്കും. അപ്പൊ അത് ക്ഷമയോടുകൂടി അവരും അത് മനസ്സിലാക്കുന്നു. അവരറിവുള്ളവരാണല്ലോ, അവരുപദേശിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് രാജാവിന്റെ പരീക്ഷണങ്ങൾക്കെല്ലാം അവര് പറയും, നിങ്ങളോട് താമസിക്കുക, ഞാൻ നാളെ പറയാമെന്നെല്ലാം പറയും. എന്നാലും അവരെന്ത് ചെയ്യുന്നു, അതെല്ലാം ക്ഷമയോടുകൂടി കേട്ട് മനസ്സിലാക്കി ക്ഷമയോടുകൂടി അവിടെ താമസിച്ച് യാതൊരു അഭിമാനവും വിചാരിക്കാതെ. നമുക്കറിയാൻ വയ്യാത്ത കാര്യം മറ്റൊരാളിൽ നിന്നും മനസ്സിലാക്കുന്നത്, താൻ കേമനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തടസ്സമാവും. താൻ വേറൊരാളുടെ അടുത്ത് പോയി അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ജനങ്ങൾ, താൻ അറിവില്ലാത്തവനാണെന്ന് വിചാരിക്കില്ലേ. അതുപോലെ ഇവർക്ക് ശിഷ്യന്മാരുള്ളവരാണ്, അവരെന്ത് വിചാരിക്കും. പക്ഷെ അങ്ങനെയുള്ള യാതൊരു ദുരഭിമാനങ്ങളും ഇല്ലാതെ അവരെന്ത് ചെയ്തു, രാജാവിന്റെ അടുത്തു നിന്ന് രാജാവ് അവരോട് ചോദിച്ചു ഓരോരുത്തരും, ഈ പ്രാചീന സാനൻ സത്യജ്ഞൻ തുടങ്ങിയ ഓരോ ഇന്ദ്രദ്യുമ്നം തുടങ്ങിയ ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ആദ്യം അവരുടെ അറിവിനെ പരീക്ഷിച്ചു നിങ്ങൾക്കെന്തൊക്കെ അറിയാം, അതാദ്യം കേൾക്കട്ടെ എന്ന് ചോദിച്ചു വൈശ്വാനെ കുറിച്ച്. ഒരാൾ പറഞ്ഞു, എന്താണ്, ദിവമേവ അഹം വൈശ്വാനരം വേദ്മി, ഞാൻ ദ്വിലോകത്തെയാണ് വൈശ്വാനരെന്ന് പറയുന്നത്. അത് വൈശ്വാനന്റെ ഒരു അവയവം മാത്രമാണ് ദ്വിലോകം. ആദിത്യ ആള് പറഞ്ഞ ആളാണ്. വേറൊരാൾ പറഞ്ഞ എന്താണ്, ആദിത്യമേവ അഹം വേദ്മി, ഞാൻ ആദിത്യനെയാണ് വൈശ്വാനരൻ എന്ന് കരുതുന്നത്. വേറൊരാളെന്താ പറഞ്ഞു, വായുവിനെയാണ്, വിരാട് രൂപത്തിലിരിക്കുന്ന ആ വൈശ്വാനരന്റെ ഓരോ അംഗങ്ങളാണ്. പക്ഷെ ആ പ്രത്യേക അംഗങ്ങളെ വേറൊരാൾ പറഞ്ഞു ആകാശമേവ, അടുത്ത ആൾ പറഞ്ഞു ആപയേവ, മറ്റൊരാൾ പറഞ്ഞു പൃഥ്വിയുമേവ. ഇങ്ങനെ ഓരോരുത്തരും വൈശ്വാനന്റെ അവയവങ്ങൾ ഉപാസിക്കുന്നവരാണ്. അവരോട് പറഞ്ഞു, അങ്ങനെയല്ല ഉപാസിക്കേണ്ടത്, ആ ദ്വിലോകത്തെ എങ്ങനെ സുതേജസ്സായി, ആദിത്യനെ എങ്ങനെ ഉപാസിക്കണം വിശ്വരൂപനായി, വായുവിനെ എങ്ങനെ ഉപയോഗിക്കണം പൃഥക് പത്മാവായി, വിശ്വരൂപൻ നാനാരൂപങ്ങളുള്ളവനായി, വായുവിനെ എങ്ങനെ നാനാഗതിയുള്ളവനായി, ആകാശത്തെ എങ്ങനെ വ്യാപകമായി ബഹുളത്വം, അപ ജലത്തിനെ എങ്ങനെ വൈരയിത്വം, അതിൻ്റെ ഒരു ഗുണമാണ്, പിന്നെ പൃഥ്വി എങ്ങനെ പ്രതിഷ്ഠാത്വം, അങ്ങനെയുള്ള ഗുണത്തോടുകൂടി ആണ് ഉപാസിക്കേണ്ടത്. എന്തായാലും നിങ്ങൾ എന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് നിങ്ങൾ ശരിയായ രീതിയിൽ ഇത് ഉപാസിക്കാതിരുന്നുവെങ്കിൽ ഇവിടെ പറയുന്നു ഉപാസന ശരിയായില്ലെങ്കിൽ എന്ന് പറയുന്നത്, ഉപാസന എന്ന് പറയുന്നത് വിധിച്ചിരിക്കുന്നതാണ്, വേദവിഹിതമാണ്. ആ വേദത്തിൽ വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ വിധിപ്രകാരം തന്നെ നിർവഹിക്കണം, അല്ലെങ്കിൽ ദോഷമുണ്ട്. ദുഷ്ടശബ്ദ സ്വരത്തോ വർണ്ണത്തോ സ്വരം കൊണ്ടോ വർണ്ണം കൊണ്ടോ വേദമന്ത്രങ്ങൾ തെറ്റായി ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിന് ദോഷം വരും. അവസാനം സർവമേദക്ഷമസ്വാന്നൊരു പാട്ടുപാടി എല്ലാം തീരും എന്ന് വേദത്തിനോട് അത് അഭ്യാസമൊന്നും നടക്കത്തില്ല. നമ്മളറിയാൻ വയ്യാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഗണപതി ഹോമമോ മറ്റേ ഹോമമോ നടത്തി അവസാനം ഒരു പാട്ടും പാടി അവസാനിപ്പിച്ചു പോയാൽ എല്ലാം തീർന്നു സമാശ്വസിക്കാം. പക്ഷെ ഇവിടെ അത് നടക്കത്തില്ല. ഇവിടെ അറിയാൻ വയ്യെങ്കിൽ ചെയ്യരുത്, അത്രയാണ്. ഇപ്പൊ ചൊല്ലുന്നുണ്ടെങ്കിൽ ശരിയായി ചൊല്ലണം, ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയായ രീതിയിൽ ചെയ്യണം. അനുഷ്ഠാനം, വൈദികമായ അനുഷ്ഠാനങ്ങൾ. ദോഷം വന്നു കഴിഞ്ഞാൽ അതിന്റെ ദോഷം വരും, അതാണ്. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ ഉപാസനകളൊക്കെ ചെയ്തു കൊള്ളാം, അങ്ങനെ ചെയ്യുന്നു കൊള്ളാം. ഇപ്പോഴെങ്കിലും ഇവിടെ വന്ന് എന്റെ അടുത്ത് ചോദിച്ചത് നന്നായി, ഇല്ലെങ്കിൽ എന്താണ് ഓരോ ദോഷങ്ങൾ അവിടെ പറയും. അതിനെ ആദിത്യനെ ഉപാസിക്കുന്നവനാണെങ്കിൽ അവന്റെ മൂർധാവ് പതിച്ചു പോകും. സൂര്യനെ ഉപാസിക്കുന്നവനാണെങ്കിൽ അവനെന്തൊരു അന്ധത്വം വരും. വായുവിനെ ഉപാസിക്കുന്നവനാണെങ്കിൽ അവനെന്തോരും പ്രാണോത്ക്രമണം, അവന്റെ പ്രാണൻ അവന്റെ ശരീരത്തിൽ ഇരിക്കത്തില്ല. പ്രാണൻ ഉത്ക്രമിക്കാൻ നോക്കും, ശരീരത്തിന് ദോഷങ്ങളെല്ലാം വരും. പിന്നെ അടുത്ത് ആകാശത്തെ ഉപാസിക്കുന്നവനാണെങ്കിൽ അവന് ദേഹ വിശീര്യത്വം, വിശീർണത്വം, ദേഹം തന്നെ നാശമായി പോവും. ജലത്തെ ഉപാസിക്കുന്നവനാണെങ്കിൽ അവന്റെ പറയുന്നു വസ്തിഭേദം, അവന്റെ മൂത്രരോഗങ്ങളൊക്കെ പിടിപെടും, കിഡ്നിക്ക് തകരാറൊക്കെ സംഭവിക്കും. കൃത്യമായി പറയുകയാണ് ഉപാസനയുടെ ദോഷം പറയുന്നു. പിന്നെ എന്താണ്, പൃഥ്വിയെ ഉപാസിക്കുന്നു ശരിയായിട്ട്, അതായത് വൈശ്വാനരനെ അതിൻ്റെ സമഗ്ര അംഗങ്ങളെയും മനസ്സിലാക്കി ആ അംഗങ്ങളുടെ ഗുണത്തെ മനസ്സിലാക്കി സമഗ്രമായിട്ടല്ല ഉപാസിക്കുന്നതെങ്കിൽ, അതിൻ്റെ ഏകൈക അംഗങ്ങളെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഉപാസിക്കുകയാണെങ്കിൽ പൂർണ്ണതയില്ലാതെ, ഉപാസനയിൽ പൂർണ്ണതയില്ലാതെ വന്നാലെന്ന് ചുരുക്കം. അത് പൃഥ്വി ആയിട്ട് ഉപാസിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കാലുകൾ ശോഷിച്ചു, വാദമൊക്കെ പിടിച്ചിട്ട് കാല് നടക്കാൻ വയ്യാതെ. ഇങ്ങനെ ഓരോ ദോഷങ്ങൾ സംഭവിച്ചന നിങ്ങൾക്കെല്ലാം എന്ന് പറയുന്നു. അതുകൊണ്ട് വൈശ്വാനരുടെ ഉപാസന എന്ന് പറയുന്നത് ആ ഈശ്വരന്റെ വിരാട് ഭാവമാണ്. ആ വിരാട് ഭാവത്തെ അതിന്റെ സമസ്ത അംഗങ്ങളെയും അവയുടെ സമസ്ത ഗുണങ്ങളോടും കൂടി മനസ്സിലാക്കി എങ്ങനെയാണോ വേദം വിധിച്ചിരിക്കുന്നത് ആ രീതിയിൽ ഉപാസിക്കണം എന്നർത്ഥം. എന്നുവെച്ചാൽ അറിവ്, ഇവിടുത്തെ അറിവ് എന്ന് പറയുന്നത് ഉപാസനയെ സംബന്ധിച്ചുള്ള അറിവ്. അറിവ് അപൂർണമാണെങ്കിൽ അതുകൊണ്ട് ദോഷങ്ങൾ വരും. നമ്മുടെ ഭാഷകാരം പറയുന്ന എന്താണ്, ഒരിക്കലും അറിവ് നേടുന്ന കാര്യത്തിൽ ആരും തന്നെ ഒരിക്കലും എവിടെ നിന്ന് അത് നേടാൻ പറ്റുമോ അവിടെ നിന്ന് നേടണം. ഇപ്പൊ ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ ചിലർക്ക് പ്രകൃതി തന്നെ ഗുരുവായി വരും, ഇല്ല അവിടെ നിന്നായാലും മതി, പ്രകൃതിയിൽ നിന്ന് തന്നെ നേടിയാലും മതി. പക്ഷെ ഗുരു എന്ന് പറയുന്നത് ഇല്ലാതെ ഒരാൾക്കും ഈ ബോധം ഉണ്ടാകത്തില്ല. ഏതെങ്കിലും തരത്തിൽ ഗുരു അവിടെ വേണം. അത് മനുഷ്യനായാലും കൊള്ളാം, ഇനി മൃഗങ്ങളായാലും കൊള്ളാം. ദത്താത്രേയന്റെയും മറ്റു ഉദാഹരണം പറയുന്ന പോലെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഓരോ പാഠങ്ങൾ ഉൾക്കൊണ്ടായാലും ശരി, ആർക്കും സ്വയം അവകാശം പെടാൻ പറ്റില്ല എനിക്ക് ഗുരുക്കന്മാരല്ല എന്ന്. അപ്പൊ പ്രപഞ്ചം തന്നെ ഗുരുവായി വരാം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, പക്ഷെ വൈദികമായ കാര്യങ്ങൾക്ക് അതൊന്നും പോരാ. വൈദികം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വൈദികമായ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ നിന്ന് തന്നെ അത് ഗ്രഹിക്കണം. അതും ഭക്ഷ്യകാരം പറയത്തില്ലേ, അസമ്പ്രദായവിത്ത്. സമ്പ്രദായം ശരിയായി ഗ്രഹിക്കാത്തവനാണെങ്കിൽ ആ വൈദികമായ മര്യാദ അനുസരിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് ആ സമ്പ്രദായത്തെ ഗ്രഹിച്ചവനിൽ നിന്ന് തന്നെ ഉപദേശം സ്വീകരിക്കണം. അതല്ല മറ്റെന്തെങ്കിലും വിഷയമാണെങ്കിൽ അതിന് പറ്റിയാണ്. എവിടെ ആയാലും ശരി, ഇവിടെയും അത് തന്നെ സൂചിപ്പിക്കുന്നു. ഇതിന് ഇതിൻ്റെതായൊരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നാൽ നിങ്ങൾ ഉപാസനകൾ അനുഷ്ഠിച്ചു. അതെന്താണ്? പ്രാദേശ്യം മാത്രം അതിന്റെ ഓരോ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ എടുത്തിട്ട് ഉപാസിച്ചു. ശരിയായ കാര്യമല്ല. വൈദിക മര്യാദ അനുസരിച്ച് ആ സമ്പ്രദായത്തിൽ നിന്ന് ശരിയായ രീതിയിൽ അതിനഗ്രഹിച്ച് അതിൻ്റെ സാകല്യേന പൂർണ്ണമായി അത് ഉപാസിക്കുക. അപ്പോൾ എന്താണോ അതിന് ഫലം പറഞ്ഞിരിക്കുന്നത്, ആ ഫലം കിട്ടും. സർവലോകത്തിലും അവന് ഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടും. മറിച്ചാണെങ്കിൽ ഫലം കിട്ടില്ല എന്ന് മാത്രമല്ല, ദോഷമുണ്ടാവും. ഈ പറയുന്ന ദോഷങ്ങളെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് അറിവ് നേടുന്നതിനെ സംബന്ധിച്ചൊരിക്കലും അഹംബുദ്ധി തടസ്സമായി നിൽക്കാൻ പാടില്ല. സ്വയം താൻ കേമനാണ് എന്ന് കരുതരുത്. ആർക്കാണോ ആ അറിവ് ഉണ്ടെന്ന് കരുതുന്നത് അവരുടെ അടുത്ത് പോയി അത് ഗ്രഹിക്കുക. അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അതുകൊണ്ട് അഭിമാനക്ഷതമൊന്നും ആർക്കും സംഭവിക്കത്തില്ല. അതുകൊണ്ട് താൻ കേമനാണെന്ന് മറ്റുള്ളവർ കരുതത്തുമില്ല. അതുകൊണ്ട് അങ്ങനെ ഗ്രഹിക്കുക. പിന്നെ ഈ വിദ്യാ സമ്പ്രദായങ്ങളുടെയൊക്കെ രീതിയും അത് തന്നെയാണ്. ഒരാൾ തന്നെ വിദ്യയെ സമ്പാദിക്കുന്നവരിൽ പലരുടെ അടുത്ത് പോകും. കാരണം ഒരാൾക്കിപ്പോൾ ഒരാളിൽ നിന്ന് ഒരു ശാസ്ത്രം ഗ്രഹിച്ചു കഴിഞ്ഞാൽ വേറൊരു ശാസ്ത്രം അയാളിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പം വേറൊരാളുടെ അടുത്ത് പോകുന്നു. അങ്ങനെ പല വിദ്യകൾ പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവർ എന്താണ് മര്യാദയ്ക്കത് ഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ ഗ്രഹിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. എല്ലാം കാര്യത്തിലും എല്ലാവർക്കും അത് പറ്റില്ല. ഓരോ വിദ്യയ്ക്കും അതിൻ്റെതായ സമ്പ്രദായങ്ങളുണ്ട്, അതിൻ്റെതായ രീതികളുണ്ട്. ആ രീതിയിൽ ഗ്രഹിച്ചിരിക്കുന്നവരിൽ നിന്ന് തന്നെ നമ്മളത് ഗ്രഹിച്ചാലേ അത് പൂർണ്ണമാകത്തുള്ളൂ. അല്ലാതെ എല്ലാ വിദ്യയ്ക്കും ഒരാൾക്ക് ഗുരുവാകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഗുരുവില്ല. എന്നുവെച്ചാൽ ലോകത്തിൽ അങ്ങനെയില്ല. അപൂർവം വല്ല ആൾക്കാർ ഉണ്ടായെന്നിരിക്കാം, പക്ഷെ സാധാരണ അത് അല്ല, അങ്ങനെ സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോഴും ഈ വിദ്യാകേന്ദ്രങ്ങളിലെല്ലാം പല ആചാര്യന്മാരുണ്ട്. ഓരോരുത്തരും ചെന്ന് പലരുടെ അടുത്ത് പോയി പല കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനൊന്നും ആരും അഭിമാനക്ഷത ഒന്നും വിചാരിക്കാറില്ല. കാരണം എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ഇല്ല. എല്ലാവർക്കും അവരവരുടേതായ പോരായ്മകളുണ്ട് അറിവിന്റെ കാര്യത്തിൽ. അപ്പോൾ അതങ്ങനെ ഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? പറയുന്നു, നിങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കി, പക്ഷെ അത് പൂർണ്ണമായ സമ്പ്രദായമല്ല. അത് നിങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ ഇന്ന ഇന്ന ദോഷങ്ങൾ വന്നേ. അതുകൊണ്ട് അത് ഞാൻ ഉപദേശിക്കാം എന്ന് പറഞ്ഞതിൻ്റെ എന്താണ് പൂർണ്ണമായിട്ടുള്ള വൈശ്വാനര വിദ്യയോട് ഉപദേശിക്കുന്നു. ഇവിടെ അതൊന്നുമല്ല, ഈ കാര്യങ്ങളൊന്നുമല്ല ഇവിടെ മുഖ്യം. ഇത് ആമുഖമായി ഇവിടെ പറഞ്ഞതാണ്. ഇത് ഉപക്രമ്യ സൂര്യ വായു ആകാശ വാരി പൃഥ്വീന, സൂര്യൻ വായു ആകാശം വാരി പൃഥ്വി, ഇതിനെല്ലാം സുതേജസ്വാദി ഗുണയോഗം. ഓരോന്നിനും ദ്വിലോകം എന്ന് പറയുന്നത് അത് സുതേജസ്സാണ്. വായു ആദിത്യൻ വിശ്വരൂപനാണ്, വായു പൃഥക് പത്മാവാണ്. ഇങ്ങനെ ഓരോന്നിനും പ്രത്യേകം പ്രത്യേക ഗുണങ്ങളെ പറഞ്ഞ് എന്നിട്ട് പറഞ്ഞ് ഏകൈക ഉപാസന നിന്റെ അതിന് ഓരോ അവയവങ്ങളെയും പ്രത്യേകം പ്രത്യേകം ഉപാസിക്കരുത്, അതിനെ നിഷേധിക്കുന്നു. വൈശ്വാനരം പ്രത്യേഷ മൂർധാതിഭാവം ഉപദേശ എന്നിട്ട് പറയുന്നു, വാസ്തവത്തിൽ നിങ്ങൾ ഉപാസിക്കേണ്ടത് വൈശ്വാനരനെയാണ്. ആ വൈശ്വാനരന്റെ അംഗങ്ങളാണിതല്ല, ദ്വിലോകവും ആദിത്യനും മറ്റും എന്നെല്ലാം പറഞ്ഞ് ആ പൂർണമായ ഉപാസനയെ ഇവിടെ നിർദ്ദേശിക്കുന്നു. ഉപദേശ്യ അമ്മനായതേ, അവിടെ ശ്രുതി ഇങ്ങനെ പറയുന്നു, യസ്തു വേദം ഏവം പ്രാദേശ മാത്രം അഭിവിന്ന വിമാനം ആത്മാനം വൈശ്വാനരം വാസ്തേ സർവേഷു ലോകേഷു സർവേഷു ഭൂതേഷു സർവേഷു ആത്മസു അന്നമതി തസ്യ വാ ഏതസ്യ ആത്മനോ വൈശ്വാനരസ്യ മൃദ്ധൈവ സു തേജ ചക്ഷു വിശ്വരൂപഃ പ്രാണ പൃഥക് പത്മാ സന്ദേഹോ ബഹുളോ വസ്തുരേവ രേഹി പൃഥിവ്യേവ പാദോ ഉര ഏവ വേദിഹി ലോമാനി ബർഹിഹി ഹൃദയം ഗർഹപത്യോ മനോ അന്വാഹാരി പചന ഹാസ്യം ആവഹനീയ ആഹവനീയ ഇത്യാദി അവിടെ ഉപദേശിക്കുന്നു. ഈ ചാന്തോക്യത്തിൽ നമ്മൾ കണ്ടതാണ് യസ്തു ഏതമേവം ആർദേശം, അതിന് കേവലം ഓരോ അവയവങ്ങളായിട്ട് അഭിവിന അഭിവിമാനം, ഞാനാണ് വൈശ്വാനൻ എന്നുള്ള ഭാവം കൂടാതെ അങ്ങനെയാണ് ഉപാസിക്കേണ്ടത്. പ്രാദേശം മാത്രമായി ഉപദേശിക്കരുത്. അതിൻ്റെ ഓരോ അവയവങ്ങളും ആ വൈശ്വാനൻ്റെ അവയവങ്ങളായി, താൻ തന്നെയാണ് വൈശ്വാനരൻ എന്നിങ്ങനെ ആത്മാനം വൈശ്വാനരം ഉപാസ്തേ എന്നിങ്ങനെ തന്നെ വൈശ്വാനരനായി കണ്ടുകൊണ്ട് ആരാണ് ഉപാസിക്കുന്നത്, അവൻ സർവേഷു ലോകേഷു. ആ ഉപാസനയുടെ ഫലം പറയുന്നു, സർവലോകങ്ങളിലും സർവഭൂതങ്ങളിലും സർവ ശ്വാത്മസു അന്നമത്തി എന്ന് പറഞ്ഞ അവൻ സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു. അതാണ് സർവത്ര അവൻ അന്നത്തെ പതിക്കുന്നു എന്ന് പറയുന്നു. സർവ അന്നാദനമെന്ന് പറയുന്നത് സർവരൂപത്തിലും അന്നത്തെ അധിക്കുന്ന അവൻ തന്നെയാണ് എന്ന് വെച്ചാൽ അവൻ സർവാത്മാവാണ്, അവന് സർവാത്മബോധം ഉണ്ടാകുന്നു. തസ്യോ ആയതസ്യാത്മനോ വൈശ്വാനസ്യ പറയുന്നു, അങ്ങനെയുള്ള വൈശ്വാനരൻ ഇവിടെ ഉപാസ്യനായിരിക്കുന്ന താൻ എന്ന് തന്നെ അറിഞ്ഞു ഉപാസിക്കേണ്ടതായിരിക്കുന്ന വൈശ്വാനരന്റെ മൂർദ്ധേവസ്സു തേജ, അവന്റെ മൂർധാവാണ് ആ ദ്വിലോകം. ചക്ഷുർ വിശ്വരൂപ, ചക്ഷുഷ തന്നെയാണ് വിശ്വരൂപനായിരിക്കുന്ന ആദിത്യൻ. പ്രാണ പൃഥക് പത്മ, അവന്റെ പ്രാണൻ തന്നെയാണ് ഈ നാനാഗതിയോടുകൂടിയിരിക്കുന്ന വായു. ആത്മാ സന്ദേഹോ, അവന്റെ ദേഹമധ്യമാണ് ആകാശം. പൃഥക് പത്മ ആത്മാ സന്ദേഹോ ബഹുളോ, അവന്റെ ദേഹമധ്യമാണ് ആകാശമായിരിക്കുന്നു. ബസ്സിലേവ ജയ്ഹി, ജലമാണ് അവന്റെ മൂത്രസഞ്ചി എന്ന് പറയുന്നു. പൃഥ്വിയേവ പാദു, അവന്റെ പാദങ്ങൾ എന്ന് പറയുന്നത് പൃഥ്വിയാണ്. ഉരയേവ വേദിഹി, അവന്റെ ഉരസ് നെഞ്ച് തന്നെയാണ് യാഗത്തിലെ വേദിയായി കൽപ്പിക്കുന്നത്. യാഗത്തിലെ വേദിയായി അവന്റെ ഉരസ്സിനെ കൽപ്പിക്കാൻ ലോപാനി ബ്രഹി ബ്രഹിസ്, യാഗത്തിലെ ദർഭകൾ എന്ന് പറയുന്നത് അതവന്റെ ശരീരത്തിലെ രോമങ്ങളാണ്. ആ രോമങ്ങളെ ദർഭയായി കൽപ്പിക്കാം. ഹൃദയം ഗർഭവത്യഗ്നി, യാഗവേദിയിൽ ജ്വലിക്കുന്ന നാനാ അഗ്നികളുണ്ട്, അതിൽ ഗർഭവത്യ അഗ്നിയാണ് അവന്റെ ഹൃദയം. മനഃ അന്വാഹാരി പചന, ഇനി അന്വാഹാരി പചനൻ എന്ന് പറയുന്ന അഗ്നിയാണ് ഗർഭവത്യ അഗ്നി. ഹാസ്യം ആഹവനി, അവന്റെ മുഖമാണ് ആവഹനി അഗ്നി എന്ന് പറഞ്ഞാൽ അവന്റെ സർവാത്മഭാവത്തെ പറയുകയാണ്. ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ഘടകങ്ങളിലും, അതുമാത്രമല്ല വൈദികൻ അനുഷ്ഠിക്കുന്ന വൈദിക കർമ്മങ്ങളിലും എല്ലാം ആ വൈശ്വാനരനെ കാണുക, ധ്യാനിക്കുക. ആ വൈശ്വാനരന്റെ ഭാഗങ്ങളാണിതെല്ലാം. കാരണം ഇത് പറയുന്നത് വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വൈദികന്മാരോടാണ്. അവർ പരമ പ്രധാനമായി കരുതിയിരിക്കുന്ന കർമാനുഷ്ഠാനമാണ് പറയുന്നത്. നിങ്ങൾ ഈ അനുഷ്ഠിക്കുന്ന ഈ കർമ്മങ്ങളുണ്ട്, ഈ കർമ്മത്തിന്റെ ഓരോ അംശങ്ങളും ഓരോ ഭാഗങ്ങളും ആ വൈശ്വാനരന്റെ വിരാട്ടിന്റെ ഭാഗങ്ങളാണ്. അതിന്റെ പ്രാധാന്യം ആ രൂപത്തിലാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ഘടകങ്ങളും ആ വിരാട് പുരുഷന്റെ ഭാഗങ്ങളാണ്, അംഗങ്ങളാണ് എന്നിങ്ങനെ അറിഞ്ഞ് ഉപാസിക്കുക. അപ്പൊ പിന്നെ അവിടെ പ്രത്യേകിച്ച് കർമ്മത്തിന് പ്രസക്തിയില്ല. കർമ്മങ്ങൾ പോലും വിരാട് പുരുഷന്റെ ഭാവങ്ങളാണ് എന്ന് ഉപാസിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ കാര്യങ്ങൾ ഉപാസനയെ സംബന്ധിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം അത് വേറെ, അതെന്താണ് എങ്ങനെയാണ് വേദിയിൽ രോമങ്ങളാകുന്ന അതൊന്നും അങ്ങനെയുള്ള ചർച്ചയല്ല. ഇവിടെ ആത്മാ, വൈശ്വാനര, ബ്രഹ്മ തുടങ്ങിയ ശബ്ദങ്ങളുണ്ട്. അതിന് വൈശ്വാനരൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു പുതിയ ശബ്ദമാണ്. എന്താണ് ഈ വൈശ്വാനന്റെ അർത്ഥം ആണ് തത്ര സംശയം. ഇവിടെ സംശയം ക്യും വൈശ്വാനന്റെ ശബ്ദേന ജാഠരു അഗ്നി ഉപദേശിച്ചത്. ആണ് ഈ വൈശ്വാനൻ എന്ന് പറയുന്ന ശബ്ദം പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ് ജാഠരാഗ്നി? ഹൃദയത്തിലിരുന്നു അന്നത്തെ പചിപ്പിക്കുന്ന ആ അഗ്നി, അതിനെ സാധാരണ വൈശ്വാനെന്ന് പറയാറുണ്ട്. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത എന്നെല്ലാം പറയാറില്ലേ. അതാണോ ഭൂതാഗ്നി? അതേ ബാഹ്യമായി കാണുന്ന അഗ്നിയാണോ? അതിനെയും വൈശ്വാനരെന്ന് പേര് പറയും. അത് തത് അഭിമാനിനി ദേവതായിനി അഗ്നി അഭിമാനി ദേവതയെ വൈശ്വാനരെന്ന് പറയും. അഥവാ ശാരീര ജീവനെ അതിനെ ചില സ്ഥലങ്ങളിൽ വൈശ്വാനരെന്ന് പറയും. അഹോസത് പരമേശ്വര അതോ ഇനി ഈശ്വരനാണ്. അതാണ് സിദ്ധാന്തം, വൈശ്വാനരൻ എന്ന് പറയുന്ന ഈശ്വരനാണ്. അപ്പൊ ഇവിടെ ഈശ്വരന്റെ സർവാത്മഭാവത്തെ ബോധിക്കുന്നതിനുള്ള ഉപാസനയാണ്. അപ്പോൾ ഇവിടെ ഈ പ്രകരണത്തിൽ ഭാഷ്യകാരൻ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന എന്താണ്? ഈ വിരാട് രൂപത്തിൽ പ്രകടമായിരിക്കുന്ന ഇത് ആ പരമാത്മാവ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയോ ദ്വിലോകവും ആദിത്യനും പ്രാണനും ജലവും ആകാശവും ഇതെല്ലാം ആ വിരാട് പുരുഷന്റെ നാനാഭാവങ്ങളാണ് എന്നറിയുക. പ്രപഞ്ചത്തിലുള്ള ഈശ്വരബോധം ആ ഒരു കാര്യത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അധികരണങ്ങൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഭാവന, കല്പന, ഊഹം അതാകുമോ? ഒരാൾക്ക് വെറുതെ ഇങ്ങനെയൊക്കെ പറയാനുള്ളൂ, ഇതൊക്കെ ദൈവമാണ്, ഈശ്വരനാണെന്നൊക്കെ പറയാം. അങ്ങനെയല്ല, ഇത് ഈശ്വരനാണെന്ന് വെറുതെ അങ്ങ് ബോധിപ്പിക്കുന്നതല്ല, വെറുതെ സ്വയം അങ്ങ് ഉറച്ചതുമല്ല. ചിലർ പറയും അത് ഉറപ്പ് വേണം, അതിന് ദൃഢത വേണം. സ്വയം ദൃഢത വരാമല്ലോ, പറഞ്ഞങ്ങ് ഉറപ്പിക്കാമല്ലോ. ഒരുവനോട് നീ മൂഢനാണെന്ന് പത്ത് തവണ പറഞ്ഞാൽ അവന് തോന്നി ഞാൻ മൂഢനാണ്, നീ കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നി ഞാൻ കഴിവില്ലാത്തവൻ. നിരന്തരം അവനോട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, അവന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അവന് ഒന്നിനും കൊള്ളരുതാത്തവനായിത്തീരും. മറിച്ച് തിരിച്ചാണ് ബോധിപ്പിക്കുന്നതെങ്കിലോ, നീ കഴിവുള്ളവനാണ്, ആത്മവിശ്വാസമുള്ളവനാണ്. ഇവിടെ അത്രയല്ല ബോധിപ്പിക്കുന്നു, പറഞ്ഞു നീ സർവാത്മാവാണ്, സർവസ്വരൂപനാണ്. ഇവിടെ ശ്രുതിയിൽ നമ്മൾ ആദ്യം എന്തെന്ന് നോക്കുക. ഇവിടെ അധികാരികളെ കുറിച്ചും മറ്റുമൊക്കെ പറയും, പക്ഷെ എവിടെയാണോ തത്വത്തെ ഉപാസിക്കുന്ന അവിടെ സർവത്ര. ഇത് ആരെ അഭിമുഖീകരിച്ചാണ് ഉപദേശിക്കുന്നത്? ജീവനെ അഭിമുഖീകരിച്ചിട്ടാണ്. ഒരിടത്തും പറയത്തില്ല നീ മോശക്കാരനാണോ, നീ കഴിവില്ലാത്തവനാണ്, നീ യോഗ്യതയില്ലാത്തവനാണ് എന്നല്ല. എല്ലായിടത്തും ഉപദേശിക്കുന്ന ഇതൊക്കെ തന്നെ, നീ സർവാത്മാവാണ്, നീ വിരാട് പുരുഷനാണ്, അല്ലെങ്കിൽ നീ ബ്രഹ്മമാണ്, നീ സൂത്രാത്മാവാണ്, അതിൽ കുറഞ്ഞ ഒരു ഉപദേശവുമില്ല. അതവന് ഗ്രഹിക്കാൻ യോഗ്യത ഉണ്ടോ ഇല്ലയോ അതൊക്കെ രണ്ടാമത്തെ കാര്യം. അത് ഉപദേശിക്കുമ്പോൾ എന്താണ്, അതിന്റെ പൂർണ്ണതയെ മാത്രമേ ഉപദേശിക്കത്തൂ. ആരെയും ഉപദേശിച്ച് മോശമാക്കുന്ന പണി ശ്രദ്ധിക്കില്ല, അങ്ങനെ പറയത്തില്ല. നേരിട്ട് തന്നെ പറയുന്നു എന്താണ്, നീ മുക്തനാണ്. ദോഷം ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഭയം വരുമായിരിക്കും, ചിലർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും. പക്ഷെ നീ ഒരിക്കലും നീ ബദ്ധനാണ്, നീ അജ്ഞനാണ് അങ്ങനെ ഒരിക്കലും ഉപദേശിക്കത്തില്ല. മുഴുവൻ ആദ്യന്ത ശ്രുതിയുള്ള ഉപദേശത്തിന്റെ രീതി ഇതാണ്. പിന്നെ വേണമെങ്കിൽ പറയും എന്താണോ, നീ അജ്ഞനാണെന്ന് നീ കരുതുന്നുണ്ട്, നീ അശക്തനാണെന്ന് നീ കരുതുന്നുണ്ട്, നീ മൂർഖനാണെന്ന് കരുതുന്നുണ്ട്, പക്ഷെ അതങ്ങനെ അല്ല എന്ന് പറയും. അപ്പൊ താൻ എന്താണോ തന്നെ കുറിച്ച് ബോധിച്ചിരിക്കുന്നു അതിനെ ആദ്യം പറയും, നീ അങ്ങനെ ബോധിച്ചിരിക്കുന്നു, പക്ഷെ അതല്ല വാസ്തവം. അതാണ് ശ്രുതിയുടെ ഉപദേശത്തിന്റെ. അതുകൊണ്ടാണ് പറയുന്നത് ശ്രുതി എന്ന് പറയുന്നത് സത്യമാണ്, അസത്യമേ പറയുന്നുള്ളൂ, അതൊരിക്കലും അസത്യം പറയുന്നില്ല. അവിടെ ശ്രുതിക്ക് അങ്ങനെ ഒരാൾ പറയുന്നത് നീ എന്താണ് കഴിവില്ലാത്തവനാണ് എന്ന് പറയുമ്പോൾ, നീ കഴിവില്ലാത്തവനാണെന്ന് പറഞ്ഞ് അവനെ കഴിവില്ലാത്തവനാക്കുന്നതുകൊണ്ട് ഇവൻ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടായിരിക്കും, എങ്കിലേ അങ്ങനെ പറയേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തിനാ അത് പറയണം, അതല്ലല്ലോ പരമാർത്ഥം. നീ നിത്യശുദ്ധ ബുദ്ധ മുക്തസ്വരൂപനാണെന്നുള്ളതാണ് പരമാർത്ഥമെങ്കിൽ പിന്നെ പരമാർത്ഥമല്ലാത്ത കാര്യം അവൻ ആരുടെയും ഉപദേശം കൂടാതെ സ്വയം ബോധിച്ചിരിക്കുന്നതാണ്. എന്താണ്? ഞാൻ അറിവില്ലാത്തവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ കൊള്ളരുതാത്തവനാണ്. ഇതൊക്കെ ആരും ഉപദേശിക്കാതെ തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. അതിനെ എന്തിനു ഉപദേശിച്ച് മനസ്സിലാക്കി കൊടുക്കണം? അപ്പൊ ശ്രുതിയുടെ രീതി അതല്ല. ശ്രുതി ഒരിക്കലും അങ്ങനെ അവന് പറയുന്നില്ല. നീ നിന്നെ കുറിച്ച് എന്ത് കരുതുന്നു? നീ ദേഹാഭിമാനിയായി കരുതുന്നു, അത് ശരിയല്ല. നീ നിന്നെ കുറിച്ച് പരിച്ഛിന്നനായി കരുതുന്നു, അത് ശരിയല്ല. നീ നിന്നെ കുറിച്ച് പറയുമല്ലോ, സ്ത്രീവാ പുരുഷനാണോ വൃദ്ധനാണോ യുവാവാണോ, ഇങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം ഭാവത്തിൽ പരിമിതികളോടുകൂടി നീ നിന്നെ ബോധിക്കുന്നുള്ളൂ, അതൊന്നും അല്ല. അതാണ് അപ്പോൾ പരമമായ സത്യത്തെ മാത്രമേ ശ്രുതി വെളിപ്പെടുത്തുള്ളൂ. ബാക്കിയുള്ള അവന്റെ പ്രാപഞ്ചികമായ അവന്റെ അല്പബുദ്ധിക്ക് എന്തൊക്കെ ഗ്രഹിച്ചിരിക്കുന്നു അതിനെയൊക്കെ നിഷേധിക്കാൻ വേണ്ടി മാത്രമേ അതിനെ അനുവാദം ചെയ്യത്തുള്ളൂ, ഏറ്റു പറയത്തുള്ളൂ. അത് ശ്രുതിയുടെ ഒരു രീതിയാണ്. ഒരിക്കലും അവന്റെ ഉള്ളിൽ പ്രതിലോമമായ ആശയങ്ങൾ ഒരിക്കലും കടത്തിവിടത്തില്ല. ഒരുവനെ അങ്ങനെ ബോധിപ്പിക്കുകയാണ്, നീ കഴിവില്ലാത്തവനാണെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവന് കഴിവുണ്ടാകും? അവന് പിന്നെ എന്താ രക്ഷപ്പെടാനൊരവസരം? അവൻ അപൂർണനാണെന്ന് ഒരുവനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവന്റെ പൂർണ്ണത അവന് ബോധ്യപ്പെടാൻ പറ്റും? അതൊരിക്കലും ശ്രുതിയുടെ രീതിയല്ല, അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടിവിടെ പക്ഷേ ഇങ്ങനെയുള്ള ശ്രുതി വാക്യങ്ങൾ കേൾക്കുമ്പോൾ ഇവൻ ഇങ്ങനെയുള്ള ബോധങ്ങളുള്ളതുകൊണ്ട് അവൻ അപൂർണനല്ലെങ്കിലും അവൻ അപൂർണനാണെന്നുള്ള ബോധമുണ്ട്, അവൻ അജ്ഞനല്ലെങ്കിലും അവൻ അജ്ഞനാണെന്നുള്ള ബോധം വരുന്നു. അത് പരമാർത്ഥമല്ല. ഉള്ളതുകൊണ്ട് അവന്റെ മനസ്സിൽ സംശയങ്ങൾ വരും, അവന്റെ മനസ്സിൽ വിപര്യങ്ങൾ വരും. ആ വിപര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഉറപ്പിക്കുകയല്ല ശ്രുതി ലക്ഷ്യം, ആ വിപര്യങ്ങളെ പാടെ നിഷേധിക്കുക എന്നുള്ളതാണ്. അങ്ങനെയും പറയത്തില്ല. എന്താണ്? തൽക്കാലം നീ അജ്ഞനാണ്, അങ്ങനെ പറയത്തില്ല. തൽക്കാലം നീ മൂഢനാണെന്ന് പറയത്തില്ല. മൂന്ന് കാലത്തിലും നീ മൂഢനല്ല, മൂന്ന് കാലത്തിലും നീ അജ്ഞനല്ല, നീ മൂന്ന് കാലത്തിലും നീ പരമാത്മസ്വരൂപനാണ്, നീ കരുതുന്ന പോലെ നീ പരിച്ഛിന്നമായ സ്വരൂപോടുകൂടിയല്ല. ഇവിടെ പറയുന്ന എന്താണ്? അഹം. ഇവിടെ പറയുന്നു, യേസ്തു ഏതം ഏവം പ്രാദേശ മാത്രം അഭിഭിമാനം. അവിടെ പറയും തന്നെ തന്നെ അങ്ങനെ അറിയണമെന്നാണ്. ദുലോകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തലയെന്നല്ല പറഞ്ഞു കൊടുക്കുന്നു. ആകാശമാണ് നിന്റെ ദേഹം മധ്യം, പൃഥ്വി നിന്റെ പാദങ്ങൾ, ദൈവത്തിന്റെ എന്നല്ല, ഇതെല്ലാം നിന്റെ എന്നാ പറഞ്ഞു കൊടുക്കുന്നു. വൈശ്യാനരനെ താനായി ഗ്രഹിച്ചുകൊണ്ട് ഉപാസിക്കുക. ഇവിടെ ഈ മറ്റ് ഋഷിമാര് ഈ ചോദ്യം രാജാവിന്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ ചെന്ന ഋഷിമാര് അവരെന്താ തിരിച്ചത്? അത് ആ വൈശ്വാനരന്റെ തലയാണ് ദുലോകം മൂർധാവാണെന്ന്. അവിടെ ഇവിടെ പറയുന്ന അങ്ങനെയല്ല നീ ധരിക്കേണ്ടത്, ആ വൈശ്വാനരൻ നീയാണ്, ആ വിരാട് ഭാവം നിനക്കാണ്. അതുകൊണ്ട് അതിനെ താനായി തന്നെ ഗ്രഹിച്ചുകൊണ്ട് എന്തായി വൈശ്വാനരന്റെ തല കാല് ദേഹമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ തന്നെയാണ്. കാരണം ഇവിടെ ആ സർവാത്മഭാവം വരേണ്ട ആർക്കാണ്? തനിക്കാണ്. ഇതിൽ യാതൊരു ഉപദേശത്തിൽ യാതൊരു ന്യൂനതയും ഇല്ലാതെ ആ പൂർണ്ണത, ഇതാണ് ശ്രുതിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും അപൂർണതയെ ബോധിപ്പിക്കുക. തന്റെ ധാരണ എന്തായാലും ശരി, ആ ധാരണതെ തന്റെ ധാരണ എന്തായാലും ഇതിനൊക്കെ വിപരീതമാണ്. ആശക്തനും അല്പജ്ഞനും അജ്ഞനുമാണെന്ന്. പക്ഷെ ആ ധാരണ ഉറപ്പിക്കുന്ന ഒരു വാക്കുപോലും ഉപദേശത്തിലില്ല, മറിച്ച് അതിനെയൊക്കെ നിഷേധിക്കുകയാണ്. പിന്നെ അതിനെ താൻ ഉൾക്കൊണ്ടാൽ മതി ആ ഉപദേശത്തെ, അത് തത്വത്തെ ഗ്രഹിക്കുന്നിടത്തായാലും ശരി, ഉപാസനയെ അനുഷ്ഠിക്കേണ്ടിടത്തായാലും ശരി, പരമാവധി എന്ത് പറയാമോ ആ രീതിയിൽ അഹം താനെന്ന് ധരിച്ചുകൊണ്ട് എന്താണ് ഉപദേശിക്കണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ എന്തുവരുന്നു? ആ ഉപദേശത്തെ ആ ഉപദേശിച്ച രീതിയിൽ ഒരുവന് ഗ്രഹിക്കാൻ കഴിയാതെ വരുമ്പോൾ, അവന് തന്നെ സംബന്ധിച്ച് ഇത്തരം ഭ്രാന്തികളെല്ലാം ഉള്ളപ്പോൾ അവന് സംശയം വരിക സ്വാഭാവികം. ആ സംശയത്തെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നീ യോഗ്യതയില്ലാത്തവനെന്ന് പറയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും അവന് പിന്നെ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുകയാണ്. പിന്നെ എങ്ങനെ അവൻ രക്ഷപ്പെടും? എങ്ങനെ അവൻ പരമാർത്ഥത്തെ ബോധിക്കും? പരമാർത്ഥത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അവൻ ആരുടെയും ഉപദേശം കൂടാതെ ധരിച്ചിരിക്കുമ്പോൾ അവനെ പരമാർത്ഥമല്ല ബോധിപ്പിക്കുന്നതെങ്കിൽ പിന്നെ അവൻ എങ്ങനെ രക്ഷപ്പെടുന്നു? അവന് ഈ പറയുന്ന സർവാത്മഭാവമോ അല്ലെങ്കിൽ തത്വജ്ഞാനത്തിന്റെ ഫലമായി വരുന്ന മുക്തിയോ ഒരിക്കലും അവന് പറ്റില്ല. അവൻ വീണ്ടും കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ പ്രതീക്ഷയായിരിക്കും, ശരി ഇത് ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിൽ മറ്റേതോ ലോകത്തിൽ മറ്റെവിടെയോ സാധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ഉപദേശം ശ്രുതിയിലില്ല. അത് കാലദേശങ്ങളിൽ നിന്നും അപേക്ഷിക്കുന്നുണ്ട്. സത്യം ഇതാണ്, അത് ബോധിക്കുക എന്നാണ്. അയ്യോ അത് ബോധിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആ ബോധിച്ചേ മതിയാവും. ആ ബോധം കൊണ്ട് നിന്റെ മറ്റ് ബോധമില്ലായ്മയെ പരിഹരിക്കുക. അത്രയും ബോധമില്ലായ്മയെ പരിഹരിച്ചിട്ട് ബോധിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ധരിക്കണ്ട. ആദ്യം ഞാൻ യോഗ്യനാകാം, പിന്നെ ഇത് ബോധിക്കാം, അങ്ങനെ പറയുന്നില്ല. ബോധത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഉപാധിയില്ല. എന്തുകൊണ്ട്? ഇരുട്ട് മാറ്റിയിട്ട് ഒരിക്കലും വെളിച്ചം കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇരുട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ വെളിച്ചം വന്നാലേ പറ്റൂ. വെളിച്ചത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് വേറെ ഉപായങ്ങളൊന്നുമില്ല. നേരിട്ട് ആണ് ഇവിടെ അപരോക്ഷം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നതെന്ന് അതല്ല. നേരിട്ട് സാക്ഷാത് അപരോക്ഷം. നേരിട്ട് അവിടെ വെളിച്ചം കൊണ്ടുവരിക, ഇരുട്ട് മാറ്റുക. അല്ലാതെ ഉള്ള ശ്രമങ്ങൾ എന്താണ്? ഇരുട്ട് മാറ്റാനുള്ള ശ്രമങ്ങൾ എന്ന് പറയുന്നത് അത് വെറും ഭ്രാന്തിയാണ്. ഓരോരുത്തരൊന്നും നേടാൻ പോകുന്നില്ല. ഈ ജന്മങ്ങളും ഇനി അവന് പല സങ്കല്പങ്ങളുണ്ട്. വരും ജന്മങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെ ഇതുപോലെ തന്നെയായിരിക്കും. ഒരു വ്യത്യാസവും സംഭവിക്കത്തില്ല. മറിച്ച് ഇവിടെ ഇത് ബോധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ലാഭം. പക്ഷേ ദവേദി മഹതി വിനഷ്ടി സ്പഷ്ടമായി പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോ ഇത് ഒരുവൻ ബോധിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ. നാളേക്കിത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞാനതിന് പറ്റിയ ആളല്ല എന്ന് കരുതിയാൽ അത് ശ്രുതിയുടെ ഉപദേശത്തിന് നേരെ വിരുദ്ധമായ കാര്യമാണ്. അങ്ങനെ ഒരു ഉപദേശം ശ്രുതി പറയുന്നില്ല. പക്ഷേ അങ്ങനെ പരമാർത്ഥത്തെ വെളിപ്പെടുത്തുന്നിടത്തും ഒരുവന് സംശയം ഉണ്ടാകെങ്കിൽ അത് പരിഹരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഇതെന്താണ് ഈ സർവാത്മഭാവം എന്ന് പറഞ്ഞ ഈ വൈശ്വാനരുടെ ഉപദേശം? അതിൽ വൈശ്വാനൻ എന്ന് പറയുന്ന ആരാണ്? അഹോസിത് പരമേശ്വരൻ. ഇത് പരമേശ്വരനെ തന്നെയാണോ? അതാണ് സിദ്ധാന്തം. ഇത് പരമേശ്വരൻ തന്നെയാണ്. മറ്റുള്ളതെല്ലാം മനസ്സിൽ വരുന്ന വികല്പങ്ങൾ, അങ്ങനെയാകാം ഇങ്ങനെയാകാം, അതിനെയൊക്കെ നിഷേധിക്കുന്നു. ഇതി കിംപുനരത്ര സംശയ കാരണം പറയുന്ന എന്താ നിനക്ക് സംശയം ഉണ്ടാകാൻ കാരണം? പരമേശ്വരനെ നിങ്ങൾ ബോധിച്ചപ്പോഴേ, കാരണം പരമേശ്വരനെയാണ് ബോധിപ്പിച്ചത്. ബോധിക്കേണ്ടവൻ എന്ത് ചെയ്യണം? പരമേശ്വരനെ തന്നെ ബോധിക്കണം. നേരിട്ടങ്ങ് ബോധിക്കുക. പിന്നെന്താ സംശയ കാരണം? ഇതിനകത്ത് പഞ്ചവത്സര പദ്ധതിയൊന്നുമില്ല. പിന്നെ നാളെ ശരിയാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ശരിയായാൽ ശരിയായി, പിന്നെ നാളെ ശരിയാകാൻ ഒന്നും തന്നെ ഇവിടെ അവശേഷിക്കുന്നില്ല. പിന്നെ ഇതിനെ സംശയിക്കുന്നതെന്നാണ്. സംശയിക്കുന്ന എന്തുകൊണ്ട് പറയുന്നു? വൈശ്വാന രീതി ജാഠര ഭൂതാഗ്നി ദേവദാന സാധാരണ ശബ്ദ പ്രയോഗ. വൈശ്വാന്റെ ശബ്ദം ചില സന്ദർഭങ്ങളിൽ മറ്റർത്ഥത്തിനും പ്രയോഗിച്ചിട്ടുണ്ടെന്നാണ്. ജാഠരാഗ്നി, ഉള്ളിലിരിക്കുന്ന അഗ്നി, ഭൂതാഗ്നി, പുറമേ കാണുന്ന അഗ്നി, ദേവത, ഈ അർത്ഥത്തിലൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് വേദത്തിൽ തന്നെ പല ഭാഗങ്ങളിലും. വേദത്തിൽ നാനാ ശബ്ദങ്ങളുണ്ട്. നാനാ ശബ്ദങ്ങൾ വേദത്തിലും ലോകത്തിലും പല അർത്ഥത്തിലും പ്രയോഗിക്കും. അവിടെയൊക്കെ പോയി അതൊക്കെ ചിന്തിച്ച് അതിന്റെ പുറകെയാണെന്ന് വലഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി ആത്മീയ ശരീര പരമേശ്വരിയോ? ഇവിടെ ആത്മശബ്ദം വന്നു. കോന ആത്മ? എന്താണ് നമ്മുടെ ആത്മാവ്? കിം ബ്രഹ്മ? അവിടെ ആത്മശബ്ദവും വന്നിരിക്കുന്ന ചിലടത്ത് ജീവൻ എന്നുള്ള അർത്ഥം പ്രയോഗിക്കും, ചിലടത്ത് പരമേശ്വരൻ എന്നുള്ള അർത്ഥം പ്രയോഗിക്കും. അതുകൊണ്ടാണ് സംശയം വരുന്നത്. അങ്ങനെ ചിലർക്ക് അങ്ങനെയുണ്ട്, സംശയം ഉണ്ടാക്കിയാലേ അവർക്ക് സമാധാനം വരത്തുള്ളൂ. നേരെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് അത് ബോധിക്കാൻ അവർ തന്നെ തടസ്സം നിൽക്കും. എന്താ ഇങ്ങനെ ബോധിച്ചപ്പെട്ടു? അപ്പോ ഇങ്ങനെ വേദത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം, ഇവിടെ ഇപ്പൊ ഉപദേശം കേൾക്കാൻ ചെന്നവരും എന്താണ്, മഹാശാലാഹ മഹാശ്രോത്രിയാഹ മഹാബ്രാഹ്മണന്മാരാണ്. അവർക്ക് അറിവിന് കുറവൊന്നുമില്ല, അവർ ഒരുപാട് എല്ലാം വേദമെല്ലാം പഠിച്ചിരിക്കുന്നു, എല്ലാം അവർ പഠിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ തകരാറും എന്താണ്, അവർ പല ശബ്ദങ്ങളും പല അർത്ഥത്തിൽ പഠിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ കേകയൻ അശ്വപതി ശരിയായ അർത്ഥത്തിൽ അത് മനസ്സിലാക്കിയിരിക്കുന്നു. ഇവിടെ ഏത് ഉപാസനയിൽ ഏതർത്ഥത്തിൽ അതിനെ ഗ്രഹിക്കണമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അത് ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സംശയവും അതിന്റെ നിവാരണവും. തത്ര കസ്യ ഉപാദാനം ന്യായം കസ്യ വാഹാനം ഇതി ഭവതി സംശയതാണ്. സംശയം വരുന്നിടത്തല്ല ഒരു പ്രധാനമായി വരുന്ന ഇതാണ്, ഹാന ഉപാദാനങ്ങളെ കുറിച്ചാണ് സംശയം എന്ന് പറയുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് എടുക്കേണ്ടത്, എന്താണ് വിടേണ്ടത്, എന്താണ് കൊള്ളേണ്ടത്, എന്താണ് തള്ളേണ്ടത്, ഇതാണ് സർവത്ര സംശയം വരുന്നത്. അപ്പോ ശ്രുതി എന്ത് ചെയ്യുന്നു, നേരിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നതാണ് നീ തള്ളിക്കളയേണ്ടത്, ഇന്നതാണ് നീ ഉൾക്കൊള്ളേണ്ടത് എന്ന് പറയുന്നു. പക്ഷെ കേൾക്കുന്നവന് സംശയം വരുന്നു, അത് തന്നെയാണോ ഉൾക്കൊള്ളേണ്ടത്, ഇത് തന്നെയാണോ തള്ളിക്കളയേണ്ടത് എന്ന്. ഭാന ഉപാദാനങ്ങളിലാണ് സർവത്ര സംശയം വരുന്നത്. അത് നേരിട്ട് ഉപദേശിക്കുമ്പോൾ അത് പെട്ടെന്നൊരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വിചാരം ചെയ്യുന്നു, ആ വിചാരമാണ് ഇവിടെ നടക്കുന്നത്. വിചാരത്തിലൂടെ തീരുമാനിക്കുന്നത് ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്, ത്യാജ്യമാണ്, ഇന്നത് സ്വീകാര്യമാണ്, സ്വീകരിക്കേണ്ടതാണ് എന്ന് തീരുമാനിക്കണം. അപ്പോ ഇവിടെ തീരുമാനം എന്ന് പറയുന്ന ആത്യന്തികമായിട്ട് എവിടെ വരുന്നു, തീരുമാനം എന്ന് പറയുന്ന അവനവന് തന്നെ വരണം. അപ്പോ ശ്രുതിയും പറയുന്നത് അത് തന്നെയാണ്, നീ തീരുമാനിക്കുക എന്നാണ്. അയ്യോ എനിക്ക് അതിനുള്ള ശക്തിയില്ല തീരുമാനിക്കുന്നത്, എനിക്ക് വേണ്ടി മറ്റാരെങ്കിലും തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, നിനക്ക് ശക്തിയില്ലെങ്കിൽ ശരി, നിനക്ക് ശക്തി പകർന്നു തരാം തീരുമാനിക്കുന്നതിനുള്ള, അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തരാം, വിചാരം ചെയ്യുന്നതിനുള്ള സാമഗ്രികളെല്ലാം ഞാൻ തരാം, ആ സാമഗ്രികൾ ഉപയോഗിച്ച് വിചാരം ചെയ്ത് സ്വയം തന്നെ തീരുമാനത്തിലുള്ള ആധ്യാത്മികമായി അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. പറയപ്പോ ഗുരുവിന്റെ പ്രാധാന്യം ഇല്ലാതായി പോകുന്നു, ഗുരുവാണല്ലോ തീരുമാനിക്കണല്ല. ഗുരു എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്, ഗുരു എന്ന് പറയുന്നത് ആ ശിഷ്യന് ശക്തി പകർന്നു കൊടുക്കുന്ന ആളാണ്. എന്തിനു വേണ്ടി, ഇത്തരം കാര്യങ്ങളിൽ അവനെ സ്വയം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി, അവനെ പ്രാപ്തമാക്കുകയാണ് ഗുരുവിന്റെ ജോലി. ആ പ്രാപ്തനായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവൻ സ്വയം അതിന് അവൻ ബോധിക്കണം. അപ്പൊ ശിഷ്യന് വേണ്ടിയിട്ട് ഗുരു ഭക്ഷണം കഴിക്കുന്നില്ല, ശിഷ്യന് വേണ്ടി ഗുരു കുളിക്കുന്നില്ല, ശിഷ്യന് വേണ്ടി ഗുരു വസ്ത്രം ധരിക്കുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല, അതൊന്നും വേണ്ട. പിന്നെ ശിഷ്യൻ പറയുന്നത് എന്താണ്, ആത്മീയം മാത്രം എനിക്ക് വേണ്ടി ഗുരു ചെയ്യണം, ഭക്ഷണം ഗുരു കഴിച്ചാൽ പോലെ ഞാൻ തന്നെ കഴിക്കണം, വസ്ത്രം ഗുരു ധരിച്ചാൽ പോലെ ഞാൻ തന്നെ ധരിക്കണം, അതൊക്കെ തന്റെ സ്വാർത്ഥതയാണ്. ആധ്യാത്മികം എന്ന് പറയുന്ന മാത്രം എന്താണ്, അല്ല അത് എനിക്ക് വയ്യാ, അത് ഗുരുവിന്റെ ഇരുന്നോട്ട്, ആ പറയുന്നതിലൊരു അർത്ഥമല്ല, മൂഢതയാണ് ആ പറയുന്നത്. എന്തുകൊണ്ട്, ഗുരു എന്ന് പറയുന്നത് അവനെ സ്വയം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കുന്ന ആളാണ്. ഫലം എവിടെ ഉണ്ടാവണം, അവനെ തന്നെ ഉണ്ടാവണം, ബോധം എവിടെ ഉണ്ടാവണം, അവനെ തന്നെ ഉണ്ടാവണം, അതിനുള്ള സാഹചര്യങ്ങളും മറ്റും സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഗുരു ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനുള്ള മാർഗത്തെ നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. ഇനി അവസാനത്തെ ഫലവും ഗുരുവാണ് നൽകേണ്ടതെന്ന് വന്നു കഴിഞ്ഞാൽ അവൻ ഇതെല്ലാം, ഗുരു അന്നം കഴിക്കുമ്പോൾ അവന്റെ വയറ് നിറയണം, കാരണം എല്ലാം തനിക്ക് വേണ്ടി ചെയ്യുന്ന ഗുരുവാണ്, മൂഢതയാണ്. അങ്ങനെയല്ല, പിന്നെ എന്താണ്, അവൻ അശക്തനായിരിക്കുമ്പോൾ, അവന് സ്വയം കാര്യങ്ങൾ ചെയ്യുന്നതിന് ശേഷിയില്ലാതിരിക്കുമ്പോൾ ഗുരു സഹായിക്കുന്ന ഒരു പരിധിവരെ. എങ്ങനെയാണ്, ഒരു ശിശുവായിരിക്കുമ്പോൾ ആ ശിശുവിനെ പരിചരിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ ആ ശൈശവം പിന്നിട്ട് കഴിഞ്ഞാൽ അവരത് ചെയ്യുന്നുണ്ട് ഒരു കാര്യവും. കാരണം അവൻ ശൈശവം കടന്നു പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ സ്വയം തൻ്റെ തന്നെ പ്രാപ്തിയിലേക്ക് പോവുകയാണ്. ശൈശവത്തിൽ അവൻ സ്വയം അന്നം കഴിക്കാൻ കഴിയുന്നില്ല, മറ്റൊരാളവൻ അന്നം കൊടുക്കുന്നു. പക്ഷെ അവൻ ആ ശിശു അന്നം കഴിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് അവൻ കഴിയുന്നുണ്ടോ? എന്നും ഞാൻ ഇങ്ങനെ ശിശുവായിരിക്കും, എന്നും എൻ്റെ ഉരുള ഉരുട്ടി എൻ്റെ വായൽ വച്ചുതരും എന്ന് വിചാരിച്ച് ശിശുവിരിക്കാറുണ്ടോ? അതില്ല. അങ്ങനെ ഒരുവൻ കരുതുന്നുണ്ടെങ്കിൽ അവൻ്റെ വിവരക്കേടാണ്, ശുദ്ധമൂർഖതയാണ്. അപ്പൊ അവിടെ എന്താണ്? ആ ശിശുവിനെ പരിചരിക്കുന്നവരുടെ എല്ലാം താല്പര്യം എന്താണ്? ഇവനെ സ്വയം ഇതിന് പ്രാപ്തനാക്കുക എന്നുള്ളതാണ്. ഗുരുക്കന്മാരതാ ചെയ്യുന്നു, ശിശുമാരെ സ്വയം പ്രാപ്തരാക്കുക, അതാണ് അവരുടെ താല്പര്യം. പക്ഷെ ഇവനങ്ങനെയല്ല. ഇവനിങ്ങനെ പായി കിടന്ന് മലർന്ന് കിടന്ന് കൈയും കാലോട്ടടിച്ച് സ്പൂണിൽ വായ ചെയ്ത് കൊടുത്തുകൊണ്ടെന്നാ വിചാരിക്കും ഇതാണ് സുഖം. എന്നും ഇങ്ങനെ തന്നെ ആയിരുന്നു, നമുക്ക് പണിയൊന്നുമില്ലല്ലോ, ഇങ്ങനെ കിടന്നാ മതി. അങ്ങനെ കരുതിയിട്ട് പിന്നെ പറയോ ഏതെല്ലാം ഗുരുവാണ് തരുന്നത്? എന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ പായി കിടന്ന് കൈയും കാലോട്ടടിക്കുകയാണ്. ഗുരു എന്ന് സ്പൂണിൽ ഇങ്ങനെ തന്റെ വായിൽ പാലൊഴിച്ച് തന്നുകൊണ്ടിരിക്കും. എന്ത് എളുപ്പമുള്ള പണിയാണ്, എല്ലാം ഗുരുവിന്റെ തലയിൽ വെച്ചിട്ട് ഇവനിങ്ങനെ കിടക്കും. മൂർഖതയാണിത്, ഇങ്ങനെ കരുതുന്നു. അപ്പൊ ഗുരു ചെയ്യേണ്ടത് എന്താണ്? അവനെ പ്രാപ്തനാക്കിയെടുക്കുന്നു, അവന്റെ രണ്ട കാലിൽ നിൽക്കാൻ അവനെ പ്രാപ്തനാക്കും. അതുവരെ അവന് പരിചരണം ആവശ്യമാണ്. അതൊരു ചെറിയ കാലമേ ഉള്ളൂ. ദീർഘകാലം ആരും ആ പരിചരണം സ്വീകരിക്കുക. ശൈശവം എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിലെ ഏറ്റവും ചെറിയൊരു കാലമാണ്. അതിനപ്പുറം ആരെങ്കിലും ശിശുവായിരിക്കുമോ? ആർക്കെങ്കിലും ശിശുവായിരിക്കാൻ താല്പര്യമുണ്ടോ? അതൊരിക്കലുമില്ല. ജീവിതത്തിന്റെ ഏറ്റവും ഒരു കുറഞ്ഞ കാലമാണ് ശൈശവം. പിന്നെ 90% എന്താണ്? അവൻ സ്വയം പരിശ്രമിക്കുകയാണ്. പിന്നെ നിൽക്കാൻ പരിശ്രമിക്കുന്നു, നടക്കാൻ പരിശ്രമിക്കുന്നു, സ്വയം അവൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നു. അവിടെ ആ പരിചരണം പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ അവന് വളർച്ചയില്ല, ഒരിക്കലും അവന് വളരാൻ കഴിയത്തില്ല. അവിടെ എന്ത് ചെയ്യുന്നു? അവൻ സ്വയം അവനെ ഗ്രഹിക്കുന്നു. ഇതാണ് ആധ്യാത്മികതയുടെ ഏറ്റവും പ്രാഥമികമായ കാര്യം. ആധ്യാത്മിക വളർച്ച എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞു ഉദ്ധരേതാത്മനാത്മാനം. സ്വയം അവനെ ഉദ്ധരിക്കുക, സ്വയം അവനെ മുന്നോട്ട് നയിക്കുക, അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്ന ആളാണ് ഗുരു, അല്ലെങ്കിൽ അവന് മാർഗനിർദ്ദേശം ചെയ്യുന്ന ആളാണ് ഗുരു. ആ ഫലം അവനെ തന്നെ സംഭവിക്കും. ആ രീതിയിൽ ആണ് അവന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അവന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ സഞ്ചരിക്കേണ്ട ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയായി. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് തന്നെ എന്താണ്? ആത്മബോധം തന്നിൽ സംഭവിക്കുന്ന കാര്യമാണ്, അല്ല ഗുരു ഉരുട്ടിത്തരുന്ന സാധനമൊന്നുമല്ല. അത് തെറ്റായ ധാരണയാണ്. അതുകൊണ്ട് ഇവിടെയും വിചാരം എന്താണ്? ഹാന എന്താണ് ത്യജിക്കേണ്ടത്, എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന് ഒരുവന് സ്വയം നിർണയിക്കുന്നതിനുള്ള സാമഗ്രികളാണ് വേദം കൊടുക്കുന്നത്. അതിനെ ആശ്രയിച്ച് വിചാരം എവിടെ നടക്കണം? അവന്റെ ഉള്ളിൽ നടക്കണം. വിചാരം അവന്റെ ഉള്ളിൽ നടന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ നിർണയം അവന് സംഭവിക്കണം. തത്ര കസ്യ ഉപാദാനം ന്യായം കസ്യ വഹാനം ഇതി ഭവതി സംശയഃ. അവിടെ സംശയം വരുന്നു, സംശയ നിവാരണത്തിനുള്ള ഉപായങ്ങൾ അവിടെ ശ്രുതി നിർദ്ദേശിക്കുന്നു. ഇവിടെ ഗുരുവിന്റെ സ്ഥാനത്ത് ശ്രുതിയാണ്. അപ്പോ അവനെന്ത് ചെയ്യുന്നു? അവനെ ആശ്രയിച്ചിട്ട് അവൻ വിചാരം തുടരുന്നു സ്വയം. എന്നിട്ട് അവൻ അതിന്റെ അത് ഉപാസനയാണെങ്കിൽ ഇവിടെ പറയുന്ന സർവാത്മഭാവം തത്വജ്ഞാനമാണെങ്കിൽ അവന്റെ പൂർണ്ണതയെ ഗ്രഹിക്കുക. ഏതായാലും ശരി, അതിന് വേണ്ടിയിട്ടുള്ള വിചാരത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. കിം താപത് പ്രാപ്തം ജാഠരോഗ്നി, അവിടെ പറയുന്നൊരു ജാഠരാഗ്നിയാണെന്ന് അതിനുമുണ്ട് ചില ശബ്ദങ്ങളുണ്ട്, അങ്ങനെ അർത്ഥം ഗ്രഹിക്കാം. കുതഹ തത്ര ഹി വിശേഷീണ ക്വചിത് പ്രയോഗ ദൃശ്യ, ചിലയിടത്ത് അങ്ങനെ ഈ വൈശവാന്റെ ശബ്ദം ജാഠരാഗ്നി എന്നുള്ള രീതിയിൽ പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അതാണോ അതിനെയാണോ ഉപാസിക്കേണ്ടത്, ഏതിനെ ഉപാസിക്കണമെന്നുള്ള സംശയം വരും. അത് വിശദമാക്കി കൊടുക്കണമല്ലോ. അയം അഗ്നി വൈശ്വാനരോയോയും അന്ധ പുരുഷേ ഇങ്ങനെ ഇതം അന്യം പച്ചതേ യതിതം അദ്യതേ യദന്നം ഇതം അദ്യതേ, ഇവിടെ എന്ത് ഭക്ഷണമാണോ കഴിക്കും കുടിക്കുന്നത്, എന്ത് ജലമാണോ കുടിക്കുന്നത് അതിനെല്ലാം എന്താണ്? അയം വൈശ്വാനരോ അഗ്നി. ഈ വൈശ്വാനരാഗ്നി അതെവിടെ ഇരിക്കുന്നു? അന്ത പുരുഷെ, ഈ ജീവന്റെ ഉള്ളിലിരിക്കുന്ന അത് എന്ത് ചെയ്യുന്നു? ഏന ഇതം അന്നം പച്ചത്, അതാണ് ഉള്ളിൽ ചെല്ലുന്ന ഈ അന്നത്തെ പച്ചിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തായി? അത് ഉള്ളിലിരിക്കുന്ന അഗ്നിയാണ്, അതിനാണ് ഉപാസിക്കേണ്ടത്. ഇനി അഗ്നി മാത്രം വാസിയാതെ ഇനി കേവലം അഗ്നിയാകാം എന്താണ് സാമാന്യനാഭി പ്രയോഗ ദർശനാച്ചിലടുത്ത് അഗ്നി സാമാന്യം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. വിശ്വസ്മൈ അഗ്നി ഭുവനായ ദേവ വൈശ്വാനരം കേതും അന്നാം അക്രണു ഋക് സംഹിതയിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ അഗ്നിയെ എന്താണ് ദേവന്മാര് അക്രണുവൻ ദേവന്മാര് ഈ അഗ്നി ഈ രൂപത്തിൽ ചെയ്തു. എങ്ങനെ, എന്ത് രൂപത്തിലാ ചെയ്ത്? വിശ്വസ്മൈ കേതും, ഇത് ലോകത്തിന്റെ പതാകയാക്കി, എന്ന് വെച്ചാൽ ലോകത്തിന് ഇതൊരു അടയാളമാക്കി. ഇതാണ് അഗ്നി ഭുവനായ ഈ അഗ്നിയെ വൈശ്വാനരൻ. ഇവിടെ പറയുന്ന എന്താണ്? ആദിത്യനെ കുറിച്ച് പറയുകയാണ്. ആദിത്യൻ പ്രഭാതത്തിൽ ആദിത്യൻ ഉദിച്ചുയരുമ്പോ, പ്രഭാതത്തിൽ ആദിത്യൻ ഉദിച്ചുയരുക എന്ന് പറഞ്ഞ ഇവിടെ എന്താണ് പറയുന്നത്? ദേവാഹ അകർണുവൻ, ദേവന്മാർ ഈ അഗ്നി, ഈ അഗ്നിയെ ആദിത്യ രൂപത്തിലുള്ള അഗ്നിയെ ഒരു അടയാളമാക്കി. എന്തിന്? ഈ ജാഗ്രതത്തിലെ വ്യവഹാരങ്ങൾക്ക് വേണ്ടി. ആർക്ക്? ലോകർക്ക് വേണ്ടി. അതാണ് വിശ്വസ്മൈ ഭുവനായ, ഈ ലോകത്തിലെ സർവർക്കും വേണ്ടിയിട്ട് ദേവാഹ ദേവന്മാർ വൈശ്വാനരം അഗ്നി, ഈ വൈശ്വാനരായിരിക്കുന്ന അഗ്നി ആദിത്യ രൂപത്തിലുള്ള ഈ അഗ്നിയെ എന്താണ് കേതും അഹ്നാം കേതും, ഈ പകലിന്റെ കേതുവാക്കി. കേതു എന്ന് വെച്ചാൽ സാറിന് പറയുന്ന പതാക എന്നാണ് ഇവിടെ എന്ന് പറയുന്ന അടയാളമാണ്. പകലിന്റെ അടയാളമാക്കി ചെയ്തു, നിർമ്മിച്ചു. ആദിത്യനെ പകലിന്റെ അടയാളമാക്കി, ആദിത്യനെ കണ്ടാണല്ലോ നമ്മൾ പറയുന്നത് ഇത് പകലാണ് എന്ന് പറയുന്നു. ആദിത്യനെ അസ്തമിക്കുമ്പോൾ പറയുന്നത് ഇത് രാത്രിയാണ്. രാത്രി എന്ന് പറയുന്നത് സർവ്വ വ്യവഹാരങ്ങളുടെ അഭാവത്തെ കാണിക്കുകയാണ്. ജാഗ്രത സുഷുപ്തി എന്ന് പറയുന്ന പോലെ പകലെന്ന് പറയുമ്പോഴോ അവിടെ സർവ്വ വ്യവഹാരങ്ങളും ആരംഭിക്കുകയാണ്. സർവ്വ വ്യവഹാരങ്ങളുടെയും തുടക്കം എന്നുള്ള ഒരു അടയാളം എന്നുള്ള നിലയ്ക്ക് ഈ ആദിത്യൻ എന്ന് പറയുന്ന അഗ്നിയെ ദേവന്മാരെ നിർമ്മിച്ചിരിക്കുകയാണ് എന്നും മറ്റും വളരെ സാഹിത്യ ഭാഷയിൽ ആലങ്കാരികമായി ശ്രുതി പറയുകയാണ്. നല്ല ഭാഷയിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അവിടെ എന്താണ്? ഇവിടെ ആദിത്യനെ ആദിത്യ രൂപത്തിലെ അഗ്നിയെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് ബാഹ്യമായ അഗ്നിയാണ്. ഇവിടെ വൈശ്വാനരൊന്നുമല്ല, പകലിനെ സൃഷ്ടിക്കുന്ന അഗ്നിയെ കുറിച്ചാണ് പറഞ്ഞത്. ലോകർക്ക്, ലോകരെയെല്ലാം വ്യവഹാരത്തിന് സക്ഷമമാക്കുന്ന ആദിത്യനെ കുറിച്ചാണ് പറഞ്ഞത്. ആദിത്യന്റെ സൃഷ്ടി ദേവന്മാർ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സാധാരണ അഗ്നിയാണ്. പിന്നെ അഗ്നി ശരീരാവാ ദേവദാസ്യാദ്, ഇനി അഗ്നി ശരീരത്തോടുകൂടി അഗ്നി എന്ന് വരുന്ന ഉപാധിയെ സ്വീകരിച്ചിരിക്കുന്ന ദേവതകളെയും പറയാം. തസ്യമ വിപ്രയോദർശന അതിനെക്കുറിച്ചും പറയുന്നു. കാരണം വേദത്തിന്റെ ഒരു ഭാഗത്തിന്റെ താല്പര്യം എന്താണ് എന്ന് നിർണ്ണയിക്കുമ്പോൾ സമ്പൂർണ്ണ വേദത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. കാരണം വേദം എന്ന് പറയുന്നത് പൂർവ്വ ഉത്തര ഭാഗങ്ങൾ കൂടി ചേർന്ന ഏകശാസ്ത്രമാണ്. നമ്മൾ പൂർവ്വമീമാംസ ഉത്തരമീമാംസ എന്നെല്ലാം അതിനെ വിഭജിക്കുമെങ്കിലും രണ്ടും കൂടെ ചേർത്തിട്ട് വൈദികം എന്ന് പറയുമ്പോൾ ഏകമായ ശാസ്ത്രമാണ്. ഒരു ശബ്ദം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയാണ്, മറ്റടുത്ത് വേറെ രീതിയിലാണല്ലോ എന്ന് സംശയം വരാം. അപ്പം അതിന് നിർണയം വരണം. അപ്പോൾ ചോദിക്കും, ഇവിടെ സാധാരണ ചോദിക്കാനുള്ള ചോദ്യമാണ്, ശരി, ശ്രുതിയിൽ വൈശ്വാന്റെ ശബ്ദത്തിന് പല ഭാഗങ്ങളിലും പല അർത്ഥമെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ വേദമൊന്നും പഠിച്ചിട്ടില്ല. ഞങ്ങളോട് വൈശ്വാനൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ സ്വീകരിച്ചോളും. പിന്നെ എന്തിനാ ഇത്രയും വേദത്തിൽ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്നെല്ലാം പറയേണ്ട കാര്യം എന്തോന്ന് എന്ന് സാധാരണ പലരും ചോദിക്കാറുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, നിർഭാഗ്യവശാൽ നമ്മളെപ്പോലെയുള്ള മൂർഖന്മാർ ഒരു കാലത്ത് ഇത് പഠിക്കുമെന്ന് ഇത് എഴുതിയാണ് യാതൊരു സങ്കല്പ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇങ്ങനെയുള്ളവർ നാളെ ഇത് കയറി കൈകാര്യം ചെയ്ത് കളയും എന്നുള്ള ഒരു സംശയം പോലും മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭാഷകാരൻ വിചാരിച്ച എന്താണ് ഇത് ഒക്കെ ചർച്ച ചെയ്യുന്നത്. ഈ വേദത്തെക്കുറിച്ചൊക്കെ ബോധമുള്ള ആൾക്കാർ, വേദം പഠിച്ചിട്ടുള്ളവർ, വേദത്തിലെ ശബ്ദാർത്ഥ ജ്ഞാനമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ഇത് നാളെ ഒരു കാലത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചത്. അതുകൊണ്ട് നമ്മളെ പ്രതീക്ഷിച്ചില്ല ഇവിടേക്ക് കടന്നു വരുമെന്നുള്ള കാര്യം. അപ്പോൾ അത് എഴുതിയാളുടെ തകരാറില്ല, നമ്മളെ തന്നെ തകരാറാണ്. നമുക്കിതിനെക്കുറിച്ച് ഒരു ബോധമില്ല. നമ്മളിതിനെ സമീപിക്കുമ്പോൾ ഇത് ഒരുപാട് വളച്ച് കെട്ടിയതുപോലെ തോന്നും. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇതൊക്കെ ആവശ്യമായിരുന്നു. നമ്മളെ സംബന്ധിച്ചും വേദ അധ്യയനവും വേദത്തെക്കുറിച്ചൊക്കെയുള്ള ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷമായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി സഹായകമായിരുന്നു. ഇത് എന്താണ്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷവും വീണ്ടും നമുക്കൊരു പോരായ്മ തോന്നും. ശങ്കരം വീണ്ടും തങ്ങിയെ തന്നെന്ന് പറഞ്ഞതുപോലെ തന്നെ ആയിത്തീരും നമ്മുടെ അവസ്ഥ. എന്തുകൊണ്ടാണ്? നമുക്ക് ആ പശ്ചാത്തലമായിട്ട് വേണ്ടത്ര ഒരു പരിചയം ഇല്ലാതെ പോയത് കൊണ്ടാണ്. അതുകൊണ്ട് ഭാഷകാരൻ എഴുതിയിരിക്കുന്നതിൽ തകരാറൊന്നുമില്ല. ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സന്ദർഭത്തിൽ നമ്മൾ മുമ്പ് ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ചിന്തിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ എന്തായാലും ഇതൊക്കെ ചിന്തിക്കാൻ ഒരവസരം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും ഇതൊന്നും ചിന്തിച്ചില്ലെങ്കിലും വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്, വേണ്ടാത്ത കാര്യങ്ങൾ. അതിലെന്നല്ല, എന്തായാലും ശരി, വേദത്തെക്കുറിച്ചും വേദത്തിൽ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതിനാണ് എന്തായാലും നല്ലത്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വേദത്തിൽ മറ്റു ഭാഗങ്ങളിൽ വൈശ്വാനരൻ എന്ന് പറയുന്നത് ദേവത എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം വരാം, എങ്ങനെ വൈശ്വാനരസ്യ സുമതു ശ്യാമ രാജാഹി കിം ഭുവനാന അഭിശ്രേഹി. അവിടെ ദേവത എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഹി എന്തുകൊണ്ടെന്നാൽ, ഖം സുഖത്തെ നൽകുന്നവനാണ് ആര്? ഭുവനാനാം രാജ വൈശ്വാനരഹ, ഈ ലോകങ്ങളുടെ എല്ലാം രാജാവായിരിക്കുന്ന വൈശ്വാനരൻ ലോകത്തിനെല്ലാം സുഖത്വം നൽകുന്നവനാണ്. അവനെന്താണ്? അഭിശ്രേഹി പറയുന്നു. അവൻ അഭിശ്രേഹി ഈശ്വരനാണ്, സുഖത്വം നൽകുന്ന ഈശ്വരനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈശ്വരൻ എന്ന് വെച്ചാൽ അതിന് കൽപ്പുള്ളവൻ, ലോകത്തിനെല്ലാം സുഖത്തെ നൽകാൻ കൽപ്പുള്ള ഈശ്വരനാണ് ഈ വൈശ്വാനൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള രാജാവെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടെന്താണ് ആ വൈശ്വാനനെ അടുത്ത് പറയുന്നു, വൈശ്വാനരസ്യ സുമതോ ശ്യാമ. അതുകൊണ്ട് ആ വൈശ്വാനനെ സംബന്ധിച്ച് സർവർക്കും സുഖത്തെ നൽകാൻ കൽപ്പുള്ളവനാണ്, കൽപ്പുള്ള സാമർഥ്യമുള്ളവനാണ്, അഭിശ്രീ ഈശ്വരനാണ് ആ വൈശ്വാനൻ. അതുകൊണ്ട് ആ വൈശ്വാനനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ശ്യാമ സുമതു നല്ല ബുദ്ധിയുള്ളവരായിരിക്കണം. എന്നുവെച്ചാൽ ആ വൈശ്വാനനെ കുറിച്ച് സദ്ഭാവന സദ്ബുദ്ധിയുള്ളവനായിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ്? ലോകത്തിനെല്ലാം സുഖത്തെ നൽകുന്നവനായ, ലോകത്തിന് ഈശ്വരനായിരിക്കുന്ന ആ വൈശ്വാനരനെ സ്തുതിക്കണം, പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ വൈശ്വാനരൻ അവിടെ ആരായി? ദേവതയായി. ദേവതയാണ് സ്തുതിക്കുന്നതും വൈദികന്മാർ വിശേഷിച്ചു സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ദേവതയാണ്. അവരെന്തിനു വേണ്ടി ദേവതയെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു? സുഖത്തിന് വേണ്ടി. എന്തിന് അതിനുവേണ്ടി, എന്തിന് ദേവതയെ പ്രാർത്ഥിക്കണം? കാരണം ദേവതയ്ക്ക് അതിന് കൽപ്പമുണ്ട്, ശേഷിയുണ്ട്. ദേവത എന്താണ്? സുഖത്തെ നൽകുന്ന ഈശ്വരനാണ്. അപ്പൊ ഇവിടെ വൈശ്വാനൻ എന്ന് പറയുന്നത് ദേവത എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്യവമാധ്യായാഹ ശ്രുതേഹേ, ഇതുപോലെ പല ശ്രുതികളും ഉണ്ട് അവിടേക്ക്. എന്താണ്? ദേവതായാം ഐശ്വര്യാദ്യുപേതായാം. ഐശ്വര്യമുള്ളവനല്ലേ ഐശ്വര്യത്തെ കൊടുക്കാൻ പറ്റും, സുഖമുള്ളവനെ സുഖത്തെ കൊടുക്കാൻ പറ്റും. അപ്പൊ സുഖ ഉള്ളവനായ ആ ദേവതയെ കുറിച്ചാണ് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. സംഭവ അഥാ ആത്മശബ്ദ സമാനാദേഗരണ്യാദുപക്രമേജ കോ നാമ ആത്മാ കിം ബ്രഹ്മൈതി കേവല ആത്മശബ്ദ പ്രയോഗ അത് ആത്മശബ്ദ വശേനജ വൈശ്വാനശബ്ദം പരണേയ ഇത്യുച്ചതേ. ഇനി തുടക്കത്തിൽ എന്താ പറഞ്ഞു? പോന ആത്മാ കിം ബ്രഹ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വൈശ്വാനിനെ കുറിച്ച് എന്നോട് ചേർത്ത് ആത്മശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് വൈശ്വാനരൻ എന്ന് പറയുന്നത് ജീവനാണെന്നും ധരിക്കാം. തഥാപി ശരീരാത്മാസ്യാത് തസ്യ ഭോക്തൃത്വേന വൈശ്വാന സന്നിവേശ. കാരണം വൈശ്വാനരൻ ആത്മാന്ന് പറയുന്ന ഭോക്താവാണ്. അഗ്നി എന്ന് പറയുന്നു എന്താണ്? അതും ഭോക്താവാണ് സർവത്തെയും. അങ്ങനെ ഒരു സമാനത രണ്ടിലും ഉണ്ട്. അതുകൊണ്ട് വൈശ്വാന ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഭോക്താവായ ഈ ആത്മാവാണ്, അങ്ങനെയും ധരിക്കാം. പ്രാദേശം മാത്രം ഇതിജ വിശേഷണസ്യ തസ്മിൻ ഉപാധി പരിച്ഛന്യസം. അതൊരു വിശേഷ ദേശത്തിരിക്കുന്നതാണെന്ന് പറയുമ്പോൾ എന്താണ്? ഉപാധി പരിച്ഛിന്നമായിരിക്കുന്ന ഈ ആത്മാവാണ് വൈശ്വാനൻ. അങ്ങനെ ധരിക്കാം ചിന്തിക്കുന്നവർക്ക്. തസ്മാ നൈശ്വരോ വൈശ്വാനരാ. ഇതുവരെ ചിന്തിച്ചതിൽ നിന്നും എന്താണ്? വെറുതെ അങ്ങ് ചിന്തിക്കുകയല്ല, ശ്രുതിയുടെ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചതിൽ നിന്നും എന്താണെന്ന ഈശ്വരോ വൈശ്വാനര. ഈശ്വരൻ വൈശ്വാനരനാ അല്ല ഇത്യവം പ്രാപ്തേ ഇതം വിച്ചതേ. അപ്പോ ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? ഇവിടെ ഒരുവൻ വിചാരം ചെയ്യാൻ സമർത്ഥനാണ്. കാരണം അവനിൽ നിർണയം ഉണ്ടാകേണ്ടത് വിചാരത്തിന്റെ ഫലമായിട്ടാണ് നിർണയം ഉണ്ടാകേണ്ടത്. അവൻ വേദത്തെക്കുറിച്ച് പൂർവാപരമായി ചിന്തിച്ച് അതിൽ നിന്ന് അവൻ്റെതായ നിർണയം ഉണ്ടാക്കണം. അത് എവിടെ? കർമ്മത്തിനായാലും ശരി, ഉപാസനയ്ക്കായാലും ശരി, തത്വജ്ഞാനത്തിനായാലും ശരി, ഏതിനായാലും ശരി. കാരണം അനുഷ്ഠാനം എന്ന് പറയുന്നത് ആത്മനിഷ്ഠമാണ്, തന്നിലാണ് അത് സംഭവിക്കേണ്ടത്. തനിക്ക് വേണ്ടി വേറൊരാൾ ചെയ്താൽ പോരാ, താൻ ചെയ്യേണ്ടത് താൻ തന്നെ ചെയ്യണം, മറ്റുള്ളവർ തനിക്ക് വേണ്ടി ചെയ്യേണ്ടതും കാണും പലതും. പക്ഷെ ഏതിനും എന്താണ്? ആത്മാംശമുണ്ട്. താൻ ഇപ്പോൾ വൈദികമായ കർമ്മങ്ങൾ, അവിടെ യജമാനൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, പുരോഹിതന്മാരുണ്ട്. അപ്പോൾ പുരോഹിതൻ യജമാനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പക്ഷെ കർമ്മം കർമ്മത്തിന്റെ ഫലം എല്ലാം ആർക്കാണ്? അത് യജമാനാണ്. അപ്പോൾ ആത്മാംശം അവിടെ ഉണ്ടാകും. യജമാനൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, യജമാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, യജമാനൻ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്, യജമാനൻ നിർണയിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതുപോലെ ഋത്വികൾക്കുമുണ്ട്. അതുപോലെ ഇവിടെ കർമ്മത്തെ സംബന്ധിച്ചതുപോലെ തന്നെ ഉപാസനയെ സംബന്ധിച്ചായാലും ശരി, ജ്ഞാനത്തെ സംബന്ധിച്ചായാലും താൻ തന്നെ വിചാരം ചെയ്ത് താൻ തന്നെ നിർണയത്തിലെത്തേണ്ട ഭാഗങ്ങളുണ്ട്. അതിനെ ഒരുവനെ പ്രാപ്തനാക്കുക, അതാണ് ഈ വിചാരത്തിലൂടെ ചെയ്യുന്നത്. അതിനാണ് ഒരുവന് യോഗ്യത വേണമെന്ന് പറയുന്നത്. അപ്പൊ ശ്രുതിയെ പൂർവാപരമായി ചിന്തിച്ചിട്ട് താൻ തീരുമാനിക്കണം ഇന്നതാണ്. അവിടെ താൻ തീരുമാനിക്കണം താൻ എന്താ ചെയ്യേണ്ടത്. കർമ്മമാണോ അത്, ഉപാസനയാണോ അത്, തത്വജ്ഞാനമാണോ? ഏതിനായാലും ശരി, തത്വത്തിന്റെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും വന്നു. എന്താണ് തത്വം എന്ന് പറയുന്നത്? ഏതിനും ആവശ്യമാണ്. തത്വജ്ഞാനം, ആ തത്വജ്ഞാനത്തിനും സാധാരണ തത്വജ്ഞാനമാണ് മുഖ്യമെന്ന് പറയും. ആ എങ്ങനെയാണോ തത്വജ്ഞാനത്തിന് തത്വം മുഖ്യമായിരിക്കുന്നത്, അതുപോലെ കർമ്മം ജ്ഞാനത്തിനും കർമ്മത്തിന്റെ അനുഷ്ഠാനത്തിനും തത്വം മുഖ്യമാണ്. ഉപാസനയുടെ ജ്ഞാനത്തിനും ഉപാസനയുടെ അനുഷ്ഠാനത്തിനും തത്വം മുഖ്യമാണ്. സർവത്ര തത്വം മുഖ്യമാണ്. അത് ഒരുവൻ ആ തത്വത്തിന്റെ നിർണയം സ്വയം തന്നെ ചെയ്യും. അതിനവനെ പ്രാപ്തനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രുതിയും ഗുരുവും എല്ലാം ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്? ഈശ്വരനല്ല എന്ന് ചിന്തിക്കുമ്പോൾ പറയുന്നു, തദൈതമുച്ചതി വൈശ്വാനരഹ പരമാത്മാ ഭവിതുമർഹതി. ഇത് നമുക്കറിയാം. എന്താ പറയാൻ പോകുന്നതെന്ന് നമുക്ക് നേരത്തെ അറിയാം. എന്താണ് വൈശ്വാനരൻ പരമാത്മാവാണ്? കാരണം ഈ പല പ്രകടനങ്ങളിലും സമാനമായ ചർച്ചകളാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ സിദ്ധാന്തം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഇവിടെ വൈശ്വാനരുടെ ഉപാസന എന്ന് പറയുന്നത് വിരാട് ഉപാസന എന്ന് പറയുന്നത് ഈശ്വരന്റെ ഉപാസനയാണ്. അഗ്നിയുടെ ഉപാസനയല്ല, മറ്റൊന്നിന്റെ ഉപാസനയെന്ന് നമുക്കറിയാം. പക്ഷെ വ്യത്യാസം എന്താണോ അത്, എന്തുകൊണ്ടത് പരമേശ്വരന്റെ ഉപാസന തന്നെ ആകുന്നു എന്നുള്ളത് വൈദികമായ ഒരു വിചാരത്തിലൂടെ നമ്മൾ എത്തിച്ചേരുകയാണെങ്കിൽ ആ നിർണയം എന്ന് പറയുന്നത് ദൃഢമായിരിക്കും. അതാണ് എന്റെ പ്രത്യേകത. തത്വജ്ഞാനത്തെ സംബന്ധിച്ചു അങ്ങനെയാണ്. ആ തത്വത്തിന്റെ സ്വരൂപം എന്താണ്? തത്വം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, ബ്രഹ്മമാണ്, പരമാത്മാവാണ്, ഇതെല്ലാം അറിയാം. പക്ഷെ അത് ശരിയായ രീതിയിൽ വിചാരം ചെയ്ത് സംശയാദി ദോഷങ്ങളെ പരിഹരിച്ച് നമ്മളൊരു നിർണയത്തിലെത്തുകയാണെങ്കിൽ അതിനെ അത് ആത്യന്തികമായിരിക്കും. അത് പ്രയോജനം ചെയ്യത്തുള്ളൂ, മറ്റു പ്രയോജനം ചെയ്യത്തില്ല. അതുകൊണ്ട് ഇവിടെയും അത് തന്നെ പറയുന്നു, പരമാത്മാഭവിതം അർഹതി. കുത എന്തുകൊണ്ട് സാധാരണ ശബ്ദവിശേഷ സൂത്രം അതാണ്, വൈശ്വാനരഹ അതാണ്, അവിടെ കൂടി ചേർക്കണം പരമാത്മാ ഭവിതം അർഹതി, വൈശ്വാനരനും പരമാത്മാവാണ്. അടുത്ത സൂത്രത്തിൽ വരുന്നതാണ് സാധാരണ ശബ്ദ വിശേഷ, അതിനെയാണ് ഇനി അടുത്ത് വിശദീകരിക്കുന്നത്. സാധാരണ ശബ്ദയോർ വിശേഷ, സാധാരണ ശബ്ദങ്ങളുടെ വിശേഷത ഉള്ളതുകൊണ്ട്. സാധാരണ ശബ്ദങ്ങളുടെ വിശേഷത എന്ന് പറയുന്നത് എന്താണ്? അതടുത്ത് പറയുന്നു, യദ്യപ്യേതോ ഉഭോ അപ്പി ആത്മ വൈശ്വാനരുടെ ശബ്ദവും സാധാരണ ശബ്ദവും. ഇവിടെ രണ്ട് ശബ്ദങ്ങളാണ്, ഒന്ന് ആത്മശബ്ദം, ഒന്ന് വൈശ്വാനര ശബ്ദം. ഈ രണ്ട് ശബ്ദങ്ങളെയാണ് പറയുന്നത് സാധാരണ ശബ്ദങ്ങളെന്ന് പറയുന്നു. സാധാരണ അതിനെന്താ സാധാരണ ശബ്ദം എന്ന് പറയുന്നത്? വൈശ്വാനര ശബ്ദസ്തു ത്രയസ്യ സാധാരണ. വൈശ്വാനര ശബ്ദം മൂന്നർത്ഥത്തിൽ സാധാരണമാണ്, എന്നുവെച്ചാൽ അത് മൂന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട് ആണ് സാധാരണ എന്ന് പറഞ്ഞത്. ആത്മശബ്ദസ്യ ദ്വയസ്യ, ആത്മശബ്ദം എന്ന് പറയുന്നത് രണ്ടിന് സാധാരണമാണ്, എന്ന് വെച്ചാൽ ആത്മശബ്ദം രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. വൈശ്വാന ശബ്ദം മൂന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്നത്, ഒന്ന് അഗ്നി എന്നുള്ള അർത്ഥത്തിൽ, ഒന്ന് ശരീരത്തിനുള്ളിലിരിക്കുന്ന അഗ്നി എന്നുള്ള അർത്ഥത്തിൽ, ഒന്ന് ദേവത എന്നുള്ള അർത്ഥത്തിൽ. ആത്മശബ്ദം രണ്ട് അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു, ഒന്ന് ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ, മറ്റൊന്ന് പരമാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ നാനാ അർത്ഥത്തിൽ ഒരു ശബ്ദം പ്രയോഗിക്കുമ്പോഴാണ് ആ ശബ്ദത്തിന് സാധാരണ ശബ്ദം എന്ന് പറയുന്നത്, പൊതുവായ ശബ്ദം എന്നർത്ഥം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു സാധാരണ ശബ്ദയോർ വിശേഷ, സാധാരണ ശബ്ദങ്ങളുടെ പ്രത്യേകത കൊണ്ട്. എന്നുവെച്ചാൽ ഇവിടെ ആത്മശബ്ദവും വൈശ്വാനര ശബ്ദവും സാധാരണ ശബ്ദങ്ങളാണ്, നാനാർത്ഥത്തിൽ പ്രയോഗിക്കുന്നവയാണ്. അതുകൊണ്ട് അതാണ് യദ്യപ്യേതോ ഉഭൂവപി ആത്മ വൈശ്വാനര ശബ്ദവും സാധാരണ ശബ്ദവും. വൈശ്വാനര ശബ്ദ ത്രയസ്യ സാധാരണ, ആത്മശബ്ദ ദ്വയസ്യ വിശേഷ ഉദ്ദേശം. വിശേഷം ഉണ്ട് എന്താണോ? ഏനാ പരമേശ്വര പരത്വം തയോരഭ്യമ്യതേ, അതാണ് സാധാരണ ശബ്ദയോഹോ വിശേഷം. എന്താണ് ആ വിശേഷ എന്ന് പറഞ്ഞത്? വൈശ്വാനരം ആത്മാ എന്ന് പറയുന്ന ഈ സാധാരണ ശബ്ദങ്ങളിൽ ഇരിക്കുന്ന വിശേഷത എന്താണ്? അത് പറയുന്നു. എന്താണ് വിശേഷം? പറയുന്നു വിശേഷവും ദശിതി ഏനാ പരമേശ്വര പരത്വം തയോരഭ്യൂമിതി. അതുകൊണ്ട് പരമേശ്വരൻ എന്നുള്ള അർത്ഥത്തെ എടുക്കുന്നു. എന്താണ്? തസ്യ ഹോവായ ആത്മനോ വൈശ്വാനരസ്യ മൂർദ്ധൈവ തേജ ഇത്യ, അതാണ് അതിന്റെ വിശേഷത. ഇവിടെ പറയും വൈശ്വാനന്റെ ശബ്ദത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ഈ ആത്മാവായിരിക്കുന്ന വൈശ്വാനരന്റെ മൂർദ്ധാവാണ് ദ്വിലോകം ഇത്യാദി പറയുന്നുണ്ട്. അത്ര ഈ പരമേശ്വരൈവ അദ്യമൂർദ്ധത്വാദി വിശിഷ്ടോ അവാന്തരഗത പ്രത്യേകാത്മത്വേന ഉപന്യസ്ഥ ആധ്യാനായേതി ഗമ്യതേ. ഈ പറയുന്നത് പരമാത്മാവിനെ യോജിക്കത്തുള്ളൂ. ദ്വിലോകം മൂർദ്ധാവായിരിക്കുക എന്ന് പറയുന്നു, വായുപ്രാണനായിരിക്കുക, ആകാശം ദേഹമധ്യമായിരിക്കുക, പൃഥ്വി പാദങ്ങളായിരിക്കുക, ഇങ്ങനെയെല്ലാം പറയുന്നത് പരമേശ്വരി ഏവ. ഈ ശബ്ദങ്ങൾക്ക് നാനാർത്ഥം ഉണ്ടായിക്കൊള്ളട്ടെ, അതേത് സന്ദർഭത്തിൽ പ്രയോഗിച്ചോട്ടെ, പക്ഷേ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കും. ദ്വിമൂർദ്ധത്വാദി വിശിഷ്ട അവസ്ഥാന്തരഗത, അത് ഇവിടെ എന്താണ്? ആ ഏകമായിരിക്കുന്ന നിർഗുണമായിരിക്കുന്ന ആ പരമാത്മാവിനെ ഇവിടെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അവസ്ഥാന്തരഗതനായി, മറ്റൊരവസ്ഥയെ പ്രാപിച്ചവനായി, എന്താണ്? ഈ ശരീരത്തെ തന്നെ ധരിച്ചിരിക്കുന്നവനായി, വിരാട് സ്വരൂപനായി, അതാണ് അവസ്ഥാന്തരഗതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ അവൻ എന്തായിരിക്കുന്നു? പ്രത്യേകാത്മത്വേന അവനുപാസകന്റെ സ്വരൂപമായി തന്നെയിരിക്കുന്നു. അപ്പോൾ ഉപാസകന്റെ സ്വരൂപനായിരിക്കുന്ന ആ പരമാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ധരിധരിക്കാൻ പാടില്ല. എന്താണ് ഈശ്വരൻ എന്ന് പറയുന്ന, ദ്വിലോകമെന്ന് പറയുന്ന മൂർധാവയോടുകൂടി ഒരുവനാണ്, പൃഥ്വിയാകുന്ന പാദങ്ങളോടുകൂടി ഒരുവനാണ് എന്ന് വെറുമൊരു ഈശ്വര സങ്കല്പത്തിന് വേണ്ടി പറയുകയല്ല. ആ ഈശ്വരൻ എന്ന് പറയുന്ന ആരാണ്? അത് പ്രത്യേകാത്മാവായിരിക്കുന്നവനാണ്. അഭിവിമാനം എന്ന് നേരത്തെ പറഞ്ഞതാണ്. തന്നിൽ തന്നെ ആ വൈശ്വാനരനെ കണ്ടെത്തുകയാണ്. അങ്ങനെ കണ്ടെത്തിയാണ് ഇവിടുത്തെ ഉപാസന. എല്ലാം ബാഹ്യമായ ലോകത്തിലേക്ക് നോക്കിയിട്ട് ഈ കാണുന്ന പൃഥ്വി ഈശ്വരന്റെ പാദമാണെന്നങ്ങനെയല്ല. തൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന പ്രത്യേകാത്മാവായിരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് ഈ നാനാരൂപത്തിൽ ഭാവിച്ചിരിക്കുന്നത്. അപ്പോൾ ദ്വിലോകമാകുന്ന ഒരു ശിരസ് അതിനുണ്ടെങ്കിൽ ഈ തന്നിലിരിക്കുന്ന തൻ്റെ ശിരസും ആ വൈശ്വാനരന്റെ ശിരസ്സാണ്. പൃഥ്വിയാകുന്ന പാദം ആ വൈശ്വാനരന് ഉണ്ടെങ്കിൽ തൻ്റെ കാലുകളും ആ വൈശ്വാനരന്റെ പാദങ്ങളാണ്. ആകാശം എന്ന് പറയുന്ന ഒരു ശരീരം അതിനുണ്ടെങ്കിൽ തൻ്റെ ദേഹവും ആ വൈശ്വാനരന്റെ ശരീരമോ ദേഹമാണ് എന്നിങ്ങനെ എന്നിങ്ങനെ ധ്യാനിക്കുന്നതിന് വേണ്ടി പ്രത്യേകാത്മത്വേന ഉപന്യസ്ത നിർദ്ദേശിച്ചു. എന്തിന്? ആധ്യാനായ. ആ ധ്യാനം എന്ന് വെച്ചാൽ സമ്യക്കായിട്ടുള്ള ഉപാസന, ശരിയായ ധ്യാനത്തിന് വേണ്ടി. അവനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു എന്താണോ, അവൻ സർവലോകത്തിലും അന്നത്തെ അധിക്കുന്നവനായി തീരുന്നു എന്ന് വെച്ചാൽ അവന്റെ അറിവാണെന്ത്? സർവാത്മഭാവം. സർവലോകത്തിലും സർവരൂപത്തിലും ഇരിക്കുന്ന ആ വൈശ്വാനരൻ തന്റെ സ്വരൂപം തന്നെയാണ്. താൻ തന്നെയാണ് വൈശ്വാനര ഭാവത്തിൽ സർവത്ര സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള അതാണ് സമ്യക്. നേരത്തെ ഋഷിമാരൊക്കെ ധ്യാനിച്ചെങ്ങനെയാണ് വൈശ്വാനരൻ എന്ന് പറയുന്ന ഒരാൾ? ഒരാളുണ്ട്, ആ ആളിന്റെ തലയാണ് ഇത് ലോകം. അവിടെ ഇത് വന്നില്ല, അത് താൻ കടന്നു വന്നില്ല. പിന്നെ ചില ധ്യാനിച്ചെന്നാണ്, കേവലം ആ ദ്വിലോകമാണ് വൈശ്വാനരൻ, ആകാശമാണ് വൈശ്വാനരൻ, അവിടെയും ഇത് വന്നില്ല. ഇവിടെ എന്താണ്? സർവാത്മഭാവം വന്നിരിക്കുന്നു. ആ സർവാത്മഭാവത്തെ ധ്യാനിക്കുക, ഉപാസന അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഗമ്യത്തെ പറയുന്നു കാരണത്വാ. എന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയുന്നു? ഇത് ഒരു കൽപ്പനയാണോ? വെറുതെ അങ്ങനെ കൽപ്പിക്കുകയാണ്? ഈശ്വരൻ എന്ന് പറയുന്ന ഒന്നുണ്ട്, അതല്ല. എന്തുകൊണ്ട്? ഈശ്വരൻ ജഗത് കാരണനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉപാസന എന്ന് പറയുന്നത് ആ പരമാർത്ഥത്തെ, സത്യത്തെ ആശ്രയിച്ചിട്ടാണ്. സത്യം എങ്ങനെ അങ്ങനെ ഉപാസിക്കുകയാണ്. എന്താണ്? കാരണസിഹി സർവാഭി കാര്യഗതാഭി അവസ്ഥാഭി അവസ്ഥാവത്വ ദ്വിലോകാദ്യഭിത്വം ഉപബദ്ധത. ഈശ്വരനാണ് സൃഷ്ടികർത്താവ്. കാരണം എന്ത് ചെയ്യുന്നു? സർവാഭികാരികതാഭി കാര്യനിഷ്ഠമായിരിക്കുന്ന ഈ അവയവങ്ങളെല്ലാം കൊണ്ട് ആ കാരണനായിരിക്കുന്ന ഈശ്വരൻ തന്നെ ജഗത്സ്വരൂപനായിരിക്കുന്നു. അതാണ് ഇവിടെ ധ്യാനിക്കേണ്ടത്. ഈശ്വരൻ ജഗത് കാരണനായതുകൊണ്ട് ഹൃദയം കൽപ്പിക്കുകയല്ല. ഭാവനയിൽ ഒരാൾക്ക് പറയാൻ പറ്റും ഈശ്വരന്റെ ശരീരമാണ്. എങ്ങനെ ഈശ്വരന്റെ ശരീരം? അവനെന്താ യുക്തി പറയാനുള്ളത്? കാര്യകാരണ യുക്തിയുണ്ട്. ഈശ്വരനിൽ നിന്ന് എന്താണോ ഇവിടെ സൃഷ്ടമായിരിക്കുന്നത്, ഈശ്വരൻ തന്നെ എന്നാ. ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ എന്റെ കൈയും കാലും തലയും എല്ലാം ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത് ഞാനെന്ന്. ഞാനെന്നുള്ള വ്യവഹാരം ഇപ്പൊ സംഭവിക്കുന്നു, അപ്പോഴെല്ലാം ഈ അവയവങ്ങളെല്ലാം കൂടി ചേർന്ന് എന്നെ പറയുന്നു. അല്ല, ഞാനെന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ നിന്ന് വേറിട്ട് നിർഗുണമായ പരബ്രഹ്മം എന്ന് ബോധിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാൻ എന്നുള്ള ബോധത്തിനും ഞാൻ എന്ന ശബ്ദപ്രയോഗത്തിനും എല്ലാം ഞാൻ അവലംബിക്കുന്ന എന്താണ്? ഈ കാര്യകരണ സംഘാതത്തെയാണ്. എന്നോട് ചേർന്ന് എനിക്ക് ഞാനെന്ന് പറയാൻ പറ്റും. അതുപോലെ ഇവിടെ ജഗത് കർത്താവായിരിക്കുന്ന ഈശ്വരൻ തന്നെ കാര്യമായിരിക്കുന്ന ആ സൃഷ്ടി, ഈ സർവസൃഷ്ടിയും അതിൽ സർവാന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ആ വൈശ്വാനര ഭാവത്തെ വിരാട് രൂപത്തിൽ ഉപാസിക്കാൻ ഇവിടെ നിർദ്ദേശിക്കുകയാണ്. അതിന് ഈ കാര്യകാരണ ബന്ധവും ഒരു കാരണമാണ്. കാര്യവും കാരണവും തമ്മിലൊരു ബന്ധമുണ്ട്. ഈശ്വരനാണ് സൃഷ്ടിച്ചതെങ്കിൽ ആ സൃഷ്ടിയിൽ വന്ന ദ്വിലോകം ഈശ്വരന്റെ തലയാണ്. ഈശ്വരനാണ് ഈ പൃഥ്വിയെ സൃഷ്ടിച്ചതെങ്കിൽ ആ സൃഷ്ടിയിൽ വന്ന പൃഥ്വി ആ ഈശ്വരന്റെ കാലാണ് എന്ന് പറയുന്നതിന് യുക്തിയുണ്ട്. കാര്യകാരണ ബന്ധം എന്ന് പറയുന്നു. കാരണത്വാ കാരണസഹി സർവാഭി കാര്യഗതാഭി അവസ്ഥാഭി അവസ്ഥാവത്വാ. അതുകൊണ്ടാണ് ഈശ്വരൻ ഈ അവസ്ഥയെല്ലാം വന്നു ചേർന്നത്, ഈ അവയവ യുക്തനായി ചേർന്നത്. ദ്വിലോകാദ്യ അവയവത്വം ഉപദ്യതേ. അതുകൊണ്ട് ഈശ്വരൻ എന്താണ്? ദ്വിലോകാദി അവയവം യുക്തം തന്നെ. സർവേഷു ലോകേഷു സർവേഷു ഭൂതേഷു സർവേഷു ആത്മസ്വന്നമത്തി ആ സർവാത്മഭാവത്തെക്കുറിച്ച് പറഞ്ഞു. അവൻ സർവലോകത്തിലും സർവഭൂതങ്ങളിലും സർവ ജീവന്മാരിലും അവൻ തന്നെയാണ് ഭക്ഷിക്കുന്നത്. ഈശ്വരനാണല്ലോ അപ്പോൾ ഇതെല്ലാം സർവകർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത്, സർവകർമ്മ ഫലങ്ങളെ അനുഭവിക്കുന്ന എല്ലാം ആ ഈശ്വരൻ തന്നെ. ഇതിജ സർവലോകാദ്യാശ്രയം ഫലം ശ്രയവുമാണ്. സർവലോകാശ്രയമാകുന്ന ഫലത്തെ എന്നുവെച്ചാൽ സർവാത്മഭാവത്തെ ശ്രുതി പറയുന്നുണ്ട്. അത് പരമകാരണ പരിഗ്രഹേ സംഭവതി. അതുകൊണ്ട് പരമകാരണനായി ഈശ്വരനെ സ്വീകരിക്കുമ്പോഴേ ഇത് യോജിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചർച്ചകൾ, വിപുലമായ ചർച്ചകളൊക്കെ കൊണ്ടുവരുന്നതിലും ഭാഷ്യകാരന്റെ താല്പര്യം എന്താണ്? ഇവിടെ പരമകാരണനായി ഈശ്വരനെ സ്വീകരിക്കുക, ഈശ്വരകാര്യമായി ജഗത്തിനെ സ്വീകരിക്കുക, അവസാനം ഇതെല്ലാം എന്താണ്? ഈശ്വര സ്വരൂപമായി സ്വീകരിക്കുക, അങ്ങനെ ധ്യാനിക്കുക. അത് വെറുതെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ശരി കേട്ട് പുറത്തു പോകും. ഇതങ്ങനെയല്ല, അത് വിചാരം ചെയ്ത് സ്വീകരിക്കുകയോ. സർവേ പത്മാനഹ പ്രഭു എന്തേ തദ്വിധ സർവ പത്മപ്രദാഹശ്രവണ. അവിടെ തന്നെ പറയുന്നു, അതിനെ തുടർന്നുകൊണ്ട് പറയും ഉപാസനകളെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ ആരാണോ ഉപാസിക്കുന്നത് അവന്റെ സർവപാപങ്ങളും നശിക്കുന്നു എന്ന് പറയുന്നു. അവൻ ഈശ്വര സ്വരൂപനാണ്. ഈശ്വരനെവിടെയാണ് പാപം ഇരിക്കുന്നത്? അവൻ സർവസ്വരൂപമായിരിക്കുന്നതിന് അവനിൽ നിന്ന് വേറിട്ട് പിന്നെ ഒരു പാപമൊന്നുമുണ്ട്. കോ ആത്മാഖ്യം ബ്രഹ്മ ഇതിച്ച ആത്മശബ്ദ ആത്മബ്രഹ്മശബ്ദാഭ്യാം ഉപക്രമ്യ ഇത്യവും ഏതാനി ലിംഗാനി പരമേശ്വരമേവ അപഗമയതി. എന്താണ് ആത്മാവെന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന എന്താണ്, എന്താണ് ബ്രഹ്മം, ഈ ജഗത്തിലിരിക്കുന്ന എന്താണ് എന്നിങ്ങനെ വേറിട്ട് വേറിട്ട് ആത്മാവ് വേറെ ബ്രഹ്മം വേറെ എന്നുള്ള രീതി ചിന്തിച്ചുകൊണ്ടാണ് അവർ തുടങ്ങിയത്. പക്ഷെ അവസാനം എവിടെ എത്തിച്ചേർന്നു? ആത്മാ ബ്രഹ്മശബ്ദാഭ്യാം ഉപക്രമ്യ. അങ്ങനെ തുടങ്ങിയെങ്കിലും ഇത്യേവം ഏതാനി ലിംഗാനി പരമേശ്വരമേവ അവഗമേന്തി. അവസാനം എന്ത് ചെയ്യുന്നു? ഇതെല്ലാം പരമേശ്വരനെ തന്നെ ബോധിപ്പിക്കുന്നത് എന്താണ്? ആ തുടക്കത്തിൽ പ്രയോഗിച്ച ശബ്ദങ്ങൾ പോലും ആത്മ ബ്രഹ്മ തുടങ്ങിയ ശബ്ദങ്ങളും തുടർന്ന് വന്ന ഭാഗങ്ങളും ഏത് അവന്റെ എല്ലാ പാപങ്ങളും നശിക്കുന്നു, അവൻ സർവ ലോകങ്ങളിലും അവൻ അന്നത്തെ അധിക്കുന്നു, ഇതൊക്കെയാണ് അടയാളങ്ങൾ. എല്ലാം പരമേശ്വരനെ തന്നെ ബോധിപ്പിക്കുന്നു. തസ്മാത് പരമേശ്വര ഏവ വൈശ്വാനര. അതുകൊണ്ട് വൈശ്വാനരൻ എന്ന് പറയുന്നത് പരമേശ്വരനാണ്. വൈശ്വാനര ഉപാസന എന്ന് പറയുന്നത് വിരാട് ഉപാസനയാണ്. വിരാട് രൂപത്തിലിരിക്കുന്ന ഈശ്വരനെ ധ്യാനിക്കുക, അതാണ് ഇവിടെയും ഉപദേശിക്കുന്നത്. Thank you.